ശ്രീമദ്ഭഗവദ്ഗീത ആറാധ്യായം പത്താം ശ്ലോകമാണ്. ഇവിടെ യോഗത്തെ കുറിച്ചാണ് യോഗത്തിന്റെ ഉപായങ്ങൾ എന്താണ് അത് ഇവിടെ ചർച്ച ചെയ്യുന്നു. യോഗി യുഞ്ജീദസതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാഗീ യതചിത്താത്മാ നിരാശീത പരിഗ്രഹഃ. ഭാഷകാരൻ അത ഏവം ഉത്തമ ഫലപ്രാപ്തയെ ഈ പറഞ്ഞ രീതിയിൽ ഉത്തമമായ ഫലപ്രാപ്തിക്ക് വേണ്ടി യോഗി ധ്യായി യുഞ്ജീത സമാദധ്യാത് സതതം സർവദ ആത്മാനം അന്തഃക്കരണം രഹസ്യ ഏകാന്തി ഗുരുഗുഹാതോ സ്ഥിതഃ സൻ ഏകാഗി അസഹായ രഹസ്യ സ്ഥിത ഏകാഗി ചെയ്ത് വിശേഷണ സന്യാസം കൃത്വാഇത്യർത്ഥഃ. ഉള്ള യോഗി ധ്യായി ധ്യാനം ചെയ്യുന്നവൻ ഇഞ്ചീത യോഗത്തെ അഭ്യസിക്കണം. സമാധാനം ചെയ്യേണ്ടതാണ്, ചിത്ത സമാധാനത്തെ ചെയ്യേണ്ടതാണ്, ചിത്ത ഏകാഗ്രതയെ ചെയ്യേണ്ടതാണ്. സതതം സർവത ആത്മാനം രഹസിച്ചത്, ആത്മാനം പറയുന്നു അന്തഃക്കരണം. അന്തഃക്കരണം ആത്മാ ശബ്ദത്തിന് അന്തഃക്കരണമെന്നും ആത്മാവെന്നും അർത്ഥമുണ്ട്. അപ്പൊ അന്തഃക്കരണത്തെ ആത്മാവിൽ യോജിപ്പിക്കേണ്ടതാണ്. ആത്മാനം ആത്മനി, അന്തഃക്കരണത്തെ ആത്മാവിൽ യോജിപ്പിക്കണം. എങ്ങനെ? രഹസ്യ ഏകാന്തത്തിൽ. അത് പറയുന്നു ഗിരിഗുഹാദോ സ്ഥിതഃ സൻ, ഗിരിഗുഹയിലും മറ്റും സ്ഥിതി ചെയ്തുകൊണ്ട്. ഇതും ഏകാന്തം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പർവ്വത ഗുഹകളും മറ്റുമാണ്. അങ്ങനെ സ്ഥിതനായി എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ല, ഇന്നത്തെ കാര്യം അല്ല പറയുന്നു. ഇന്ന് പർവ്വത ഗുഹയിലൊന്നും പോയിരിക്കാൻ ഒക്കത്തില്ല. പഴയ കാലഘട്ടത്തിൽ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും എല്ലാം മാറി വനത്തിൽ ഗുഹകളിൽ നിന്നും മറ്റു വരുന്നു. അവിടെയായിരിക്കും മറ്റാൾക്കാരുടെ ശല്യമില്ലാതിരിക്കുന്ന സ്ഥലം. അതുകൊണ്ടങ്ങനെ പറഞ്ഞു. ഇന്നത് സാധ്യമായ കാര്യമല്ല. ഏകാകി അസഹായ, ഒറ്റയ്ക്കിരിക്കണം. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്നില്ലെങ്കിൽ ഇവിടെ പറയുന്നത് പ്രത്യേകിച്ച് രഹസ്യസ്ഥിത ഏകാകി ജ്യോതി വിശേഷണാ സന്യാസം കൃത്വ. സന്യാസം കൃത്വ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചിട്ട് ഇരുന്നാലേ അത് ഏകാകിയായി രഹസ്യത്തിൽ ഇരിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ ശല്യം ഉണ്ടാകാത്ത സ്ഥലത്ത് എന്ന് പറയുന്നു. അതിനൂടെ ഭക്ഷ്യകാലം പറയും സന്യാസം കൃത്വ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇവിടെ ഭക്ഷ്യകാലന്റെ അഭിപ്രായത്തിലൂടെ പറയുന്നത് കർമ്മയോഗിയുടെ ധ്യാനത്തെയല്ല, ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച സന്യാസിയുടെ ധ്യാനത്തെ കുറിച്ച് അവിടെ പറയും. പക്ഷെ മറ്റു പലരും വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയല്ല, കർമ്മയോഗിയുടെ ധ്യാനമായിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് സന്യാസം ഏകാഗിയാകുന്നതിന് ഒരാൾ സന്യാസം സ്വീകരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ മറ്റു ധർമ്മങ്ങൾ കർമ്മയോഗവും മറ്റും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുമാറി ഏകാഗിയായിട്ട് ധ്യാനിക്കുന്ന സമയം ഏകാഗിയായിരിക്കുക. അയാൾ ജീവിതത്തിൽ തന്നെ ഏകാഗിയായിരിക്കണമെന്ന് അർത്ഥമില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നു പുതിയ വ്യാഖ്യാതാക്കളൊക്കെ. അങ്ങനെയാണ് പറയുന്നത്. ഏകാഗി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ സദാസമയം ഏകാഗിയായിരിക്കണമെന്നില്ല. ഏത് സമയമാണോ അയാൾ ധ്യാനിക്കുന്നത് ആ സമയം ഏകാഗിയായിരിക്കും. ആ സമയം ഏകാന്തത്തിലിരിക്കുക. സദാസമയവും ഏകാന്തത്തിൽ ഒറ്റയ്ക്കിരിക്കുക. അങ്ങനെ സദാസമയവും ഏകാന്തത്തിൽ ഒറ്റത്തിൽ ഇരിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് സന്യാസം സ്വീകരിച്ചാലും പറ്റത്തില്ല. കാരണം സന്യാസിക്കും അങ്ങനെ സദാസമയം ഏകാന്തത്തിൽ ഈ പറയുന്ന തരത്തിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള ഗിരിഗുഹകളും മറ്റും ഇന്ന് പ്രാപ്യമല്ല. സന്യാസിക്ക് സമൂഹത്തിന്റെ മധ്യത്തിലേ ഇരിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് അത് പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ. ഭവൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മുടെ ഭാഷ്യകാരൻ പറഞ്ഞു സന്യാസം സ്വീകരിച്ചിട്ടിരിക്കുന്നു. അപ്പൊ സന്യാസം സ്വീകരിക്കാത്തവർക്ക് ധ്യാനം അസാധ്യമായി തീരും. അതുകൊണ്ട് പുതിയ വ്യാഖ്യാതാക്കൾ പറയുന്നു അത് ഗൃഹസ്ഥനാണെന്നോ സന്യാസിയാണെന്നോ ഒന്നില്ല. ആരായാലും ശരി, അവർ മറ്റുള്ളവരോടൊപ്പം കഴിഞ്ഞാലും അതിൽ നിന്നും മാറി ഏകാന്തത്തിൽ ഇരിക്കുക. അത് പറയുന്നുണ്ട്. അതായത് ധ്യാനവും മറ്റും ഏകാന്തത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ സമൂഹത്തിലൊക്കെ ചെയ്യുമല്ലോ. സമൂഹത്തിലും ചെയ്യാം, അത് ഇന്നത്തെ കാലത്തിന്റെ മാറ്റം കൊണ്ട് ഏകാന്തത അങ്ങനെ അല്ലാതെ ഒരു ഏകാന്തത കിട്ടാത്തതുകൊണ്ടും ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകതകളൊക്കെ കൊണ്ട് നമ്മൾ സമൂഹ ധ്യാനവും മറ്റും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം ഒരിടത്തും അങ്ങനെ ധ്യാനത്തെക്കുറിച്ച് നിഷ്കർഷിച്ച് പറയുന്ന ഒരു സ്ഥാനത്തും രണ്ടുപേര് ചേർന്നിരുന്ന് ധ്യാനിക്കുന്ന കാര്യം പറയുന്നില്ല. നിങ്ങളെല്ലാം പറയുന്നത് ഏകാഗിയായി ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് ശീലിക്കുന്നത് പല കാരണങ്ങളുണ്ട്. പത്ത് പേര് ഒരുമിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമീപത്തിരിക്കുന്നവരെ കുറിച്ചുള്ള പരസ്പര ചിന്ത മനസ്സിൽ കടന്നു ധ്യാനിക്കുന്നവർക്ക്. ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിന്തിക്കും, അടുത്തിരിക്കുന്നവൻ ശരിക്ക് ധ്യാനിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പതുക്കെ ഒന്ന് നോക്കിയൊന്നും ഇരിക്കും, അയാൾ ഉറങ്ങുന്നുണ്ടോ. കാരണം അങ്ങനെ ഒരു മനസ്സുണ്ടോ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം എപ്പോഴും മനസ്സിൽ കാണും. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ, മറ്റുള്ളവരുടെ ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കും. ഒരുമിച്ച് ഇരുന്ന് ധ്യാനിക്കുന്ന ഒരാളിന് ധ്യാനം പഠിക്കാൻ പോയി വന്നു, അയാളുടെ ചോദിച്ചു എത്ര പേരുണ്ടായിരുന്നു ധ്യാനത്തിന്? 100 പേരുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം? വലിയൊരു അനുഭൂതിയായിരുന്നു, നല്ലൊരു അനുഭൂതിയായിരുന്നു ധ്യാനം. അത് നിങ്ങൾക്ക് മാത്രമാണോ, അല്ല എന്റെ കൂടെയുള്ളവർക്കും എല്ലാം നല്ല അനുഭൂതിയായിരുന്നു. അപ്പോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതുപോലെ നല്ല അനുഭൂതിയായിരുന്നു. അപ്പൊ ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുമ്പോൾ വരുന്ന കുഴപ്പം അതാണ്, തന്റെ അനുഭൂതി അറിയും, അന്നന്റെ അനുഭൂതി അറിയും, അറിയാതെ അങ്ങ് അറിഞ്ഞു പോകും. അപ്പൊ എല്ലാവരും നല്ലവണ്ണം ധ്യാനിച്ചു എന്നാ പറയുന്നത്. എല്ലാവരും നല്ലവണ്ണം ധ്യാനിച്ചു എന്നറിയണമെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് ഫോട്ടോ കണ്ടിട്ട് നോക്കിയിരിക്കണം, ബാക്കിയുള്ളവർക്ക് എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കിയിരിക്കണം. അല്ലാതെ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കും പഴയ കാലത്ത് പറഞ്ഞത് ധ്യാനി ഏകാഗ്രിയായി തന്നെ ഇരിക്കുക എന്നുള്ളത്, ഒറ്റയ്ക്കിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ ധ്യാനമൊക്കെ ചെയ്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സമൂഹത്തിലാണെങ്കിൽ നമ്മൾ ധ്യാനിച്ചാൽ പോരാ, ധ്യാനം സ്വയം പരിശീലിച്ചാൽ മാത്രം പോരാ, താൻ ധ്യാനിക്കുന്നു എന്നുള്ള വിവരം മറ്റുള്ളവർ അറിയണമെന്നുള്ളൊരാഗ്രഹം കൂടെ ഉള്ളിൽ വരും. അറിയാതെ തന്നെ വന്നു പോകും, അല്ലെങ്കിൽ തന്നെ കുറിച്ച് മറ്റുള്ളവരെന്ത് വിചാരിക്കും, തനിക്ക് സാധനയൊന്നുമില്ല എന്ന് മറ്റുള്ളവർ ധരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം കൂടെ വരും. അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ മറ്റുള്ളവരെ അറിയിച്ചിട്ട് ധ്യാനിക്കാനുള്ള ഒരു പ്രവണത, അതറിയാതെ വന്നു. അതുകൊണ്ട് തന്റെ ധ്യാനം മറ്റുള്ളവരെ അംഗീകരിച്ചെടുക്കും, ധ്യാനിക്കുന്നവനാണെന്ന്. അപ്പൊ ആ ഒരു അംഗീകാരം ധ്യാനിക്കുന്ന ആള് അതൊന്ന് പ്രകടിപ്പിക്കാനും കൂടെ ശ്രമിക്കും, കൂടെ ഉള്ളവരുടെ മുമ്പിലെങ്കിലും. ഭക്തന്മാരുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോ അതും വന്നു പോവും സമൂഹത്തിലാവുമ്പോ. അത് രണ്ടുപേരും ഒരു മുറി താമസിക്കുകയാണെങ്കിൽ ഒരു കണക്കിന് നല്ലതാണ്, കൃത്യമായി ധ്യാനിക്കും, കൃത്യമായി 4 എണീറ്റ് കുളിച്ച് ധ്യാനിക്കും. ആശയം ഒറ്റയ്ക്കാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. കാരണം നമ്മൾ ആഗ്രഹിച്ചു പോകും എപ്പോഴും ഇതിനൊക്കെ ആഡിയൻസ് വേണമെന്നുള്ളത്. ആഡിയൻസ് ഇല്ലാതെ ഇതൊക്കെ ചെയ്യാൻ സാധാരണഗതി പ്രയാസമാണ്. കാണാൻ ആരെങ്കിലും വേണം, എന്നാലേ ധ്യാനം ശരിയാകത്തുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ഇച്ഛ ഉള്ളിൽ നിന്ന് വരും, അറിയാതെ സ്വേച്ഛയായിരിക്കില്ല. താൻ ധ്യാനിച്ചില്ലെങ്കിൽ, താൻ സ്വാമിയാണ് അല്ലെങ്കിൽ ബ്രഹ്മചാരിയാണ്, ധ്യാനിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഇച്ഛ കൂടെ വരും. അതുകൊണ്ട് പറയുന്നു എന്താണ്, ഏകാഗ്രിയായിരിക്കുക. അതിനപ്പുറം അയാൾ സന്യാസി തന്നെ ആയിരിക്കണം എന്നല്ല. കാരണം ആചാര്യസ്വാമികളോട് പറയുന്നത് സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനമായ ധ്യാനം അത് സന്യാസിക്ക് സാധ്യമാകുന്നു. സന്യാസിയായാലും ശരി, ഗൃഹസ്ഥനായാലും ശരി, അവിടെ ധ്യാനം ഏകാന്തി ചെയ്യുന്നതാണ് നല്ലത്. അത് മുഖ്യമായൊരു കാര്യം. പിന്നെ ഗിരിഗുഹാദികളൊന്നും ഇന്ന് സാധ്യമല്ല. അതുകൊണ്ട് അവനവന്റെ വീട് തന്നെയാണ് ഗിരി ഗുഹു അല്ലെങ്കിൽ ആശ്രമം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധ്യാനിക്കുക. ഇവിടെ മുഖ്യം എന്താണോ അതാണ് അടുത്ത് പറയുന്നത്. യഥചിത്താത്മാ, ചിത്തം അന്ധകരണം ആത്മാ, ദേഹശ്ച സംയതോ യശ്ശ യഥചിത്താത്മാ. യഥചിത്താത്മാവായിരിക്കണം. അന്ധകരണം ആത്മാ ദേഹം രണ്ടും രണ്ടിനെ സംബന്ധിച്ച് ശരിയാണ്. സംയതമായിരിക്കണം യശ്ശ യഥചിത്താത്മാ. ഈ മനസ്സിന്റെ യതനം എന്ന് പറയുന്നത് കഴിഞ്ഞ് ഇത്തരം ആഗ്രഹങ്ങൾ വരാതിരിക്കുക. താൻ ധ്യാനിക്കുന്ന മറ്റുള്ളവരറിയണം, തന്റെ ധ്യാനത്തെ മറ്റുള്ളവർ അംഗീകരിക്കണം, തന്നെ ഒരു യോഗിയായി മറ്റുള്ളവർ സ്വീകരിക്കണം, ഇത്തരം ആഗ്രഹങ്ങൾ വരാതിരിക്കുക. അത് ഒടുവിൽ പിടിപെടുന്ന ആഗ്രഹങ്ങളാണ്. അതിനു മുമ്പ് തന്നെ മനസ്സിന് സാമാന്യമായൊരു നിയന്ത്രണം ഉണ്ടായിരിക്കുക, അതുപോലെ ദേഹത്തിനും. നടന്ന് ധ്യാനിക്കാൻ ഒക്കത്തില്ല, കിടന്ന് ധ്യാനിക്കാൻ ഒക്കത്തില്ല, നിന്നുകൊണ്ട് ധ്യാനിക്കാൻ ഒക്കത്തില്ല. ശരിക്കും ശരീരത്തിന്റെ നിശ്ചലത അത് മനസ്സിന്റെ നിശ്ചലതയും സ്വാധീനിക്കുന്നുണ്ട്. ശരീരത്തിന്റെ മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും, ദൃഷ്ടി ഉൾപ്പെടെയുള്ള എല്ലാ അവയവങ്ങളുടെയും നിശ്ചലത അത് ധ്യാന പരിശീലനത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ദേഹശ സംയതു. പുതിയ ആൾക്കാരെ ധ്യാനം പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് കസേരി ഇരുന്ന് കാലിന്റെ മേലെ കാലും വെച്ച് കാലാട്ടിയാട്ടിയിരുന്ന് ധ്യാനിക്കാവുന്ന, അങ്ങനെ ധ്യാനിക്കാമെന്ന് പറയുന്നു. അതെന്ത് ധ്യാനമാണെന്ന് അറിയത്തില്ല, ഇവിടെയെങ്കിലും പറയുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയും പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാലിങ്ങനെ ഉറപ്പിച്ച് ഉറപ്പിച്ചിരുന്ന ധ്യാനിക്കുന്നു, പാട്ടൊക്കെ കേൾക്കുന്ന പോലെ പറയുന്നു. ദേഹശ്ച സംയതവും, ദേഹവും നിശ്ചലമായിരിക്കണം. ദൃഷ്ടി ഉൾപ്പെടെയുള്ള ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നിശ്ചലമായിരിക്കണം, ചലനം പാടില്ല ഒരു പരിധിവരെ. ഇത് ഒന്നും പറയുന്നത് ഇതിനെല്ലാം സിദ്ധി വന്ന ആൾക്കാരെ കുറിച്ചല്ല. അവരുടെ ശരീരവും അവര് നിൽക്കുന്നു നടക്കുന്നു അങ്ങനെയുള്ള സാഹചര്യ സമാധിയെക്കുറിച്ചല്ല പറയുന്നത്. അവിടെ ഇതൊന്നും ബാധകമല്ല, അത് നമ്മൾ ധരിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ധ്യാനശീലിക്കുന്ന ഒരാളെ കുറിച്ച്, ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ നിയമങ്ങൾ ആവശ്യമാണ്. നിശ്ചലമായിരിക്കണം, ദേഹശ സംയതു യശിസ യഥചിത്താത്മാ. ഭഗവാനെ കുറിച്ച് പറയുന്നത് ഭഗവാൻ രഥത്തിലിരുന്നുകൊണ്ട് രഥം നയിക്കുമ്പോൾ സമാധിയിലായിരുന്നു. എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് രഥത്തിൽ നിന്ന് കുതിരകളെ അഴിച്ചു മാറ്റി ആ ജോലിയൊക്കെ സ്വയം തന്നെ ചെയ്യും. കുതിരയെ കുളിപ്പിക്കുക, അതിന് തീറ്റ കൊടുക്കുക, ഇത് ചെയ്യുമ്പോൾ സമാധിയായിരുന്നു. അങ്ങനെ ഏതൊരു ഭാഗത്ത് വർണ്ണിക്കുന്നുണ്ട്. എന്നിട്ട് കുതിരയുടെ ദേഹത്തിരിക്കുന്ന അസ്ത്രങ്ങൾ മാറ്റുക, തന്റെ ശരീരത്തിലുള്ള മുറിവുകൾ അതിനെല്ലാം മരുന്നൊക്കെ വെച്ച് കെട്ടുക, ഇങ്ങനെയുള്ള എല്ലാ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടെ സമാധിയിലായിരുന്നു. അത് വേറെ കാര്യം, അത് നമ്മുടെ കാര്യത്തിലേക്ക് ഉദാഹരണമായിട്ട് എടുക്കരുത്. ഇവിടെ പറയുന്ന എന്താണ്, ദേഹവും മനസ്സും സംയതമായി നിശ്ചലമാക്കി തന്നെ വയ്ക്കണം. അങ്ങനെയുണ്ട്, ഇമ വെട്ടരുത്, കണ്ണ് ചലിക്കരുത്. കണ്ണു ചലിച്ചാൽ മനസ്സും ചലിക്കും. സുഷുപ്തിയിൽ ഗാഠനിദ്രയിൽ കണ്ണു ചലിക്കത്തില്ല, ഇമ വെട്ടത്തില്ല, അവിടെ മനസ്സും ചലിക്കുന്നില്ല. സ്വപ്നം കാണുമ്പോൾ കണ്ണു ചലിക്കുമെന്നാണ് പറയുന്നു, മനസ്സും ചലിക്കുന്നു. ജാഗ്രതയിലോ ഇമ വെട്ടുന്നു, കണ്ണു ചലിക്കുന്നു, മനസ്സും ചലിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സംയതമായിരിക്കുക എന്ന് പറയുന്നു, നിശ്ചലമായിരിക്കുന്ന പരിശീലിക്കുന്ന ഒരാളാണ്. യഥചിത്താത്മാ നിരാശീഹി വീതതൃഷ്ണ അപരിഗ്രഹസ്. നിരാശി വീതതൃഷ്ണനായിരിക്കണം. തൃഷ്ണകളില്ലാത്തവനായിരിക്കണം. ഇതാണ് നേരത്തെ പറഞ്ഞ ആഗ്രഹങ്ങൾ മനസ്സിൽ വരുന്നത്. തന്റെ ധ്യാനത്തെ കുറിച്ച്, അന്യന്റെ ധ്യാനത്തെ കുറിച്ചും ചിന്തിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, അവരെങ്ങനെ എന്റെ ധ്യാനത്തെ കാണുന്നു, ഇത് അംഗീകരിക്കുന്നുണ്ടോ, എന്റെ ധ്യാനം കൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ബഹുമാനവും ആദരവുമൊക്കെ കിട്ടുന്നുണ്ടോ, ഇതിനൊക്കെ വേണ്ടി ധ്യാനത്തെ പ്രദർശിപ്പിച്ച് ധ്യാനിക്കുക. ധ്യാനം നമ്മൾ ചിലപ്പോൾ പ്രദർശിപ്പിച്ചു അതല്ല, ബോധപൂർവം. മറ്റുള്ളവരാരെങ്കിലും കണ്ടുപോക എന്നുള്ളതല്ല, പ്രദർശിപ്പിക്കുക. ഇതൊക്കെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ടാണ്, സമൂഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പാടില്ല. വീത തൃഷ്ണ, എല്ലാ തൃഷ്ണകളും മനസ്സിൽ നിന്ന് പോയി. ധ്യാനിക്കണം, ധ്യാനം സമാധിയിൽ എത്തിച്ചേരണം. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലില്ലാതെ ധ്യാനിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നവനായി മാത്രം, ധ്യാനത്തിനെന്താണോ ഗുരു നിർദ്ദേശിച്ചിരുന്ന ഉപായം, ആ ഉപായം മാത്രം അനുഷ്ഠിക്കുന്നവനായി, അതിൽ മറ്റൊരു സങ്കല്പങ്ങളില്ലാതെ. ഉപായങ്ങളെ സങ്കല്പിച്ച് മറ്റെന്തെങ്കിലും അതിനെ തുടർന്ന് സങ്കല്പിക്കാതിരിക്കുക, പറയുന്ന അപരിഗ്രഹനായി, പരിഗ്രഹങ്ങളില്ലാത്തവനായി എന്ന് പറയും. പരിഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അതായത് സമ്പാദ്യം, അതിനാണ് പരിഗ്രഹം. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞത് പ്രത്യേകിച്ച് സന്യാസി എന്ന് പറയുന്ന, ഇന്ന് നമ്മളെപ്പോലെയുള്ള സന്യാസിമാരല്ല, നമുക്ക് ഒരുപാട് പരിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സമ്പത്തൊക്കെ കൈവശമുണ്ട്, അതല്ല, എല്ലാം ഉപേക്ഷിച്ച സന്യാസിയായിട്ട് ഒന്നും കൈവശം വയ്ക്കാതെ, അതിന്റെ വ്യാഖ്യാനത്തിൽ പറയും പുസ്തകം പോലും അടുത്ത് വയ്ക്കാതെ എന്നർത്ഥം. ഇവിടെ പറയുന്നല്ലോ ഗിരിയിലും ഗുഹയിലും ഒക്കെ ഇരിക്കുകയാണ്, അപ്പോൾ പുസ്തകം കൂടി കൈവയ്ക്കരുത്. പുസ്തകം കൈവച്ചിരുന്നാലും മനസ്സ് പോവും, അത് വെച്ചതിൽ കയറുന്നുണ്ടോ എന്ന് ചിന്തിക്കും, ഞാൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ, അതും ഇല്ലാത്തവനായി എന്നർത്ഥം. കള്ളൻ അങ്ങോട്ട് കടന്നു വന്നാലും ഒന്നും എടുത്തുകൊണ്ട് പോകാനില്ലാത്തവനായി, അതുകൊണ്ടാണ് അപരിഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൾക്കാർ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ ഗൃഹസ്ഥനെങ്ങനെ പറ്റും, ഒരു ഗൃഹസ്ഥൻ ധ്യാനിക്കുന്നു, അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ എല്ലാവർക്കും ആധ്യാത്മികമായ താല്പര്യമുള്ളവരാണ്, അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ധ്യാനിക്കുകയാണ്, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്നിരുന്നു. അങ്ങനെ ധ്യാനിക്കുമ്പോൾ അത് നല്ലതാണ് എല്ലാവരും കൂടെ, കാരണം എല്ലാവർക്കും ആധ്യാത്മിക താല്പര്യമുണ്ട്. അങ്ങനെ ധ്യാനിക്കുമ്പോൾ അതിന് മുതിർന്നയാണ് ചിന്തിക്കും, കൊച്ചുമോൻ ശരിക്ക് ധ്യാനിക്കുന്നുണ്ടോ, ഭാര്യ ചിന്തിക്കും ഭർത്താവ് ശരിക്ക് ധ്യാനിക്കുന്നുണ്ടോ, ഭർത്താവ് ചിന്തിക്കും ഭാര്യ ശരിക്ക് ധ്യാനിക്കുന്നുണ്ടോ, അടുത്തിരിക്കുന്നവന്റെ ധ്യാനത്തെക്കുറിച്ച് ചിന്തവും. അങ്ങനെ ഒരുമിച്ച് ധ്യാനിക്കുന്നവിടത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ അച്ഛനെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്, ഇടയ്ക്ക് ചിന്ത വന്നുപോകും. അപ്പോൾ ആ പരിഗ്രഹനായി ഗൃഹസ്ഥനങ്ങനെ ധ്യാനിക്കാൻ പറ്റും. ഗൃഹസ്ഥന്റെ പരിഗ്രഹമാണ് ഇതെല്ലാം, ബന്ധുക്കളും മക്കളും എല്ലാം പരിഗ്രഹങ്ങളാണ് അവർ. അവിടെ ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്കിരുന്നേ ധ്യാനിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ സമ്പത്തോ, അപ്പോൾ അതിനെക്കുറിച്ച് തൽക്കാലം മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, എന്നിട്ട് ധ്യാനിക്കുക. ബാഹ്യമായി ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, അത് തന്നെയാണ് ഇന്നത്തെ സന്യാസിക്ക് അതേ പറ്റൂ. കാരണം പഴയതുപോലെയുള്ള ത്യജിച്ച സന്യാസിയല്ല ഇന്നത്തെ സന്യാസിക്ക്, എല്ലാ സമ്പത്തെല്ലാം കൈവശമുണ്ട്. അപ്പം മുറിയൊക്കെ നല്ലവണ്ണം അടച്ച് ബന്ദോബസ്ത് ചെയ്ത് ആരും അകത്തേക്ക് ഒന്ന് കയറാതെ ഒറ്റയ്ക്കിരിക്കുക. പിന്നെ മനസ്സിൽ ഭയം തോന്നരുത്, ധ്യാനിക്കുമ്പോൾ ആരെങ്കിലും വന്ന് പേഴ്സ് എടുത്തുകൊണ്ട് പോകും, അങ്ങനെ ഭയം തോന്നാത്ത രീതിയിൽ സുരക്ഷിതമായിരിക്കുക. അപ്പം മനസ്സുകൊണ്ട് അപരിഗ്രഹം സ്വീകരിക്കുക, അതിനനുകൂലമായ സാഹചര്യങ്ങളിരിക്കുക. രണ്ടും ഉണ്ടെങ്കിൽ ഇന്നത്തെ സന്യാസിയായാലും ശരി ഗൃഹസ്ഥനായാലും ധ്യാനിക്കാൻ പറ്റും. തൽക്കാലത്തേക്കെങ്കിലും മനസ്സിൽ നിന്നും ഇത്തരം കാര്യങ്ങളെ വിട്ടിട്ട്, അവിടെ പറയുന്ന രീതിയിൽ അക്ഷരാർത്ഥത്തിൽ പറ്റത്തില്ല, കാരണം അങ്ങനെ ഒരു അപരിഗ്രഹം ഇന്ന് സാധ്യമല്ലാത്തതുകൊണ്ട് ഇന്നെല്ലാവർക്കും പരിഗ്രഹത്തോടുകൂടി ജീവിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ അവനവന്റെ വസ്ത്രവും അവനവന്റെ ആഹാരമെങ്കിലും പരിഗ്രഹിക്കേണ്ടി വരും. അപ്പോൾ പരിഗ്രഹരഹിതനായി എന്നുള്ള അക്ഷരാർത്ഥം നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ആ സമയത്ത് ധ്യാനിക്കുന്ന സമയം ഏകാന്തമായ സ്ഥാനത്ത്, സുരക്ഷിതമായ സ്ഥാനം, അത് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ മറ്റു തരത്തിലുള്ള ഭയങ്ങൾ മനസ്സിലുണ്ടാകും. അങ്ങനെ ഇരിക്കുക, പരിഗ്രഹരഹിതനായിരിക്കുക, മനസ്സിൽ നിന്നെല്ലാം വിട്ടിട്ടിരിക്കുക. തൽക്കാലം ധ്യാനം എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിൽ മാത്രം ഇരിക്കുക. പിന്നെ മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, ഉത്കണ്ഠ, ഭയം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ധ്യാനിക്കാനൊക്കത്തില്ല. സന്യാസിത്വേവി തെക്ത സർവപരിഗ്രഹസന, അതാണ് പറയുന്നത്. സന്യാസിത്വേവി, സന്യാസിയാണെന്ന് പറഞ്ഞാലും പോരാ, തെക്ത സർവപരിഗ്രഹം, സർവപരിഗ്രഹങ്ങളെയും ഉപേക്ഷിച്ചവനായി അങ്ങനെ ഇരിക്കുക, ഗുഹയിലും മറ്റും ഇരിക്കുക. അപ്പോൾ മനസ്സുകൊണ്ടെല്ലാം വിട്ടിട്ട്, മനസ്സുകൊണ്ടൊന്നും ചിന്തിക്കാതെ ഏകാന്തവും സുരക്ഷിതവുമായ സ്ഥാനത്ത്, മറ്റു ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത സ്ഥാനത്ത് ഇരുന്ന് വേണം ചെയ്ത ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ സമൂഹത്തിലിരുന്ന് ധ്യാനിക്കുന്നതിനെ കുറിച്ച് മറ്റു ചില പ്രയോജനങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സമൂഹത്തിൽ ധ്യാനിക്കുമ്പോൾ എല്ലാവരും ഒരേ തരത്തിൽ, ഒരേ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒരേ രീതിയിലിരിക്കുന്നതുകൊണ്ട് അത് ഓരോരുത്തർക്കും കൂടുതൽ ശക്തി കൊടുക്കും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊരു തകരാറിലൂടെ അത് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഏകാഗ്രിയായി ധ്യാനം ശീലിക്കുക എന്ന് പറയുന്നത്. പറയുന്നു യോഗി, യോഗി ഏകാഗി, ഏകാഗിയായി യഥചിത്താത്മാ മനസ്സിനെയും ശരീരത്തെയും എല്ലാം നിയന്ത്രണത്തിലാക്കി, നിരാശി ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവനായി, അപരിഗ്രഹ സമ്പാദ്യങ്ങളൊന്നും ഇല്ലാത്തവനായി, രഹസ്യസ്ഥിത ഏകാന്തമായ സ്ഥലത്തിരുന്ന് സതതം നിരന്തരം ആത്മാനം എഞ്ചിയുക, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക. അവിടെയും പറയുന്നുണ്ട് ആ സതതം നിരന്തരം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ധ്യാനം തുടങ്ങി ധ്യാനം തീരുന്നതുവരെ മനസ്സ് ഒരേ തരത്തിൽ തന്നെയായിരിക്കും. അങ്ങനെ ഒരേ തരത്തിൽ മനസ്സ് നിൽക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒത്തുവന്നാലേ പറ്റും. സ്വതേ മനസ്സിനും ശരീരത്തിനുമൊക്കെ നിയന്ത്രണം ഉണ്ടായിരിക്കണം, ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. കുറച്ച് സമയത്തെങ്കിലും ആഗ്രഹങ്ങൾ മാറ്റി നിർത്തണം, ഏകാഗ്രിയായിരിക്കണം. പറയുന്നത് രണ്ടുപേരുണ്ടെങ്കിൽ, സന്യാസിയെ കുറിച്ച് പറയുമ്പോൾ പറയും, രണ്ടുപേരുണ്ടെങ്കിൽ ലോകവാർത്ത, സന്യാസി ലോക കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു ധ്യാനിക്കാൻ ഒക്കത്തിന്. മൂന്ന് പേരുണ്ടെങ്കിൽ, മൂന്ന് സന്യാസിമാർ കൂടി ചേർന്നാൽ അതൊരു ഗ്രാമമാവും, അനേകം ജനങ്ങൾ കൂടി ചേർക്കുന്ന ഒരു ഗ്രാമമാവും എന്ന് പറയുന്നു. നാല് സന്യാസിമാർ കൂടി ചേർന്ന് അതൊരു നഗരമാകും, ഒരു നഗരത്തിന്റെ കോലാഹലങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. നാലുപേര് കൂടുതലുണ്ടെങ്കിലോ അതിനെ എല്ലാവർക്കും അതൊരു നരകമായി തീരുന്നതാണ്. അതുകൊണ്ട് സന്യാസി ഇതും നമ്മുടെ സ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ അവിടെയൊന്നും പിന്നീട് ധ്യാനം നടക്കത്തില്ല. അതുകൊണ്ട് ഏകാഗ്രിയായി തന്നെ ഇരിക്കണം, ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. യോഗി മുഞ്ചീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാഗീയത ചിത്താത്മാ നിരാശീര പരിഗ്രഹ ശുചോ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആസനം ആത്മനഃ നാത്യുച്ഛ്രതം നാതി നീചം ചൈതാജിനകുശോത്തരം അഥ ഇദാനീം യോഗം വീഞ്ചിതഃ ആസന ആഹാര വിഹാരാദീനാം യോഗസാധനത്തിന് നിയമോ വക്തവ്യഃ പ്രാപ്ത യോഗലക്ഷണം തദ്ഫലാദി ച ഇത്യതഃ ഇത്യതാരഭ്യതേ തത്ര ആസനമേവ താവത് പ്രഥമം ഉച്യതേ. അത് ഇതാനും യോഗം വീഞ്ചത, യോഗം അഭ്യസിക്കുന്നവന് ധ്യാനത്തെ ശീലിക്കുന്നവനുള്ള ആസനം, ഇരിപ്പിടം, ആഹാരം, വിഹാരം, അതിൻ്റെ പ്രവൃത്തികൾ, അതെല്ലാം യോഗസാധനത്തിന് നിയമം, യോഗസാധനം എന്നുള്ള നിലയ്ക്ക് ഇക്കാര്യങ്ങൾക്കെല്ലാം നിയമം വേണം. യോഗം ചെയ്യുന്നവനും അനുഷ്ഠിക്കുന്നവനും പ്രാപ്ത യോഗ ലക്ഷണം, യോഗം പ്രാപിച്ചവന്റെ ലക്ഷണം അവനെങ്ങനെ ഇരിക്കുന്നു, തദ്ഫലാദി യോഗത്തിന്റെ ഫലം, ഇതെല്ലാം പറയണം. ഇത്യതാരഭ്യത ആസനമേവ താവത് പ്രഥമം ഉച്ചത, ഇരിപ്പണ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് പറയുന്നു. ശുചോ ശുദ്ധേ വിവിക്തേ സ്വഭാവത സംസ്കാരതോ വാ ദേശീ സ്ഥാനെ പ്രതിഷ്ഠാപ്യ, ശുദ്ധമായ സ്ഥലമായിരിക്കണം. ശുദ്ധമെന്ന് പറയുന്നുകൊണ്ട് അത് പറയുന്നു വിവിക്തവുമായിരിക്കണം, ഏകാന്തവുമായിരിക്കണം. ശുദ്ധമായ സ്ഥലത്ത് ഇരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അശുദ്ധമായ സ്ഥലമാകുമ്പോൾ പലതരത്തിൽ വിക്ഷേപത്തിന് അത് കാരണമായി തീരും. ശുദ്ധിയില്ലാത്ത സ്ഥലത്തിരുന്നു കഴിഞ്ഞാൽ ഉറുമ്പ് കടിക്കും, കൊതുക് കടിക്കും, ദുർഗന്ധങ്ങൾ ഉണ്ടാവും, അതുപോലെ അസഹനീയമായ ശബ്ദങ്ങളുണ്ടാവും. ഇതെല്ലാമാണ് അശുദ്ധി, സ്ഥലത്തിന്റെ അശുദ്ധി എന്ന് പറയുന്നത്. ചിത്തത്തിന് വിക്ഷേപം ഉണ്ടാക്കുന്ന ബാഹ്യമായ വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക, അതാണ് ശുദ്ധമായ ദേശം. സ്വഭാവത അങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ സംസ്കാരത, നമ്മളങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കണം സംസ്കാരത. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്, ഏകാന്തമായ മുറിയിലും മറ്റും ഇരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥാനത്ത് മറ്റ് ഈ ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക. പരിസരം മലിനമായി കിടന്നു കഴിഞ്ഞാൽ ഈ തരുന്ന കീടങ്ങളുടെയും കൊതുകിന്റെയും ഒക്കെ ഉപദ്രവങ്ങളുണ്ടാവും, ധ്യാനത്തിന് ഭംഗം വരും. അപ്പോൾ അത് ശുദ്ധിയായിരിക്കുന്ന സ്ഥലം സംസ്കാരത, സ്വഭാവത അങ്ങനെ ഇന്നത്തെ കാലത്ത് കിട്ടത്തില്ല. നിഗിരി ഗുഹകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇന്ന് നമ്മൾ സ്വയം അങ്ങനെയുള്ള സ്ഥലം സജ്ജീകരിച്ചിട്ട് ശുദ്ധമായ സ്ഥലത്ത്, മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, ഗന്ധവും സ്പർശവും ഒന്നുമില്ലാത്ത സ്ഥലത്ത് പ്രതിഷ്ഠാപ്യ ഉറപ്പിക്കണം. എന്താണ് സ്ഥിരമായി? അചലം ആത്മനാസനം, തന്റെ ഇരിപ്പിടം ഉറച്ചിരിക്കണം. അതും ഒരു പ്രധാന കാര്യമാണ്. ശരീരം എങ്ങനെയാണോ ധ്യാനശീലിക്കുന്ന ഒരാൾക്ക്, ശരീരം എങ്ങനെയാണോ നിശ്ചലമായിരിക്കേണ്ടത്, അതുപോലെ താൻ ഇരിക്കുന്ന സ്ഥലവും നിശ്ചലമായിരിക്കും. ചലനം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ധ്യാനം ശീലിക്കാൻ ഒക്കത്തില്ല. ആൾക്കാരൊന്ന് കാറിലും ട്രെയിനിലും ഒക്കെ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട്. ഒന്നും നടക്കില്ല, കാരണം ചലനം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സ് ചലിച്ചു. ധ്യാനിക്കാനിരിക്കുന്ന ഒരാളിന് തന്റെ ഇരിപ്പിടം, ഇപ്പൊ കാറിലാണ് ഇരുന്ന ഒരാൾ ധ്യാനം ശീലിക്കുന്നു നോക്കട്ടെ, അതപ്പോ ചലനം അനുഭവപ്പെടും. ചലനം മനസ്സ് തിരിച്ചറിഞ്ഞാൽ ഉടൻ മനസ്സ് ചലിച്ചു കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു ചലനം മനസ്സിൽ തിരിച്ചറിയാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇരിക്കുന്ന സ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം, ആ ചലം ചലിക്കാത്തതായിരിക്കണം. ഇരിപ്പിടം ഉച്ഛൃതം നാതി ഇവ ഉച്ഛൃതം ന അപി അതിനീചം. വളരെ പ്രായോഗികമായിട്ട് പറയാണ്, ധ്യാനത്തിനിരിക്കുന്ന ഇരിപ്പിടം അധികം പൊക്കമുള്ളതായിരിക്കരുത്. എന്തുകൊണ്ടാണ്? പൊക്കമുള്ള ആസനത്തിലിരുന്ന് ധ്യാനിച്ചാൽ ഇടയ്ക്ക് ഉറക്കം വരും. അത് പഴയുള്ള ആൾക്കാർക്ക് ഉറക്കായിരുന്നു, കമിഴ്ന്ന് വീണാൽ പല്ല് പോകും. അതെന്ന് പറഞ്ഞ് അത്യുച്ഛൃതം അതീവ ഉച്ഛൃതം, തട്ടുംപുറത്ത് കയറിയിരുന്ന് ധ്യാനിക്കരുത്, കുഴപ്പമാണ്. പലർക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്, വീണ് നട്ടൽ പറയിലോട്ട് വീണാൽ നട്ടൽ വീഴും, അങ്ങനെ പറ്റിയിട്ടുണ്ട് പലർക്കും. പാറപ്പുറത്തൊക്കെ കയറി ഇരുന്ന് ധ്യാനിച്ച് വീണ്ടും താഴെ വീണ് സമാധി ആയതുമുണ്ട്. അത് വരരുത്. നാത്തിച്ഛൃതം നാപ്പി അതിനീച്ചം, തീരെ താഴ്ന്ന ഭൂമിക്ക് ഇവിടെ ചേർന്നിരിക്കരുത്. കാരണം ഈ പറയുന്ന പല ഉപദ്രവങ്ങളും ഉണ്ടാവും. തണുപ്പുണ്ടെങ്കിൽ അത് ശരീരത്തിന് പിടിക്കും, കൃമികീടങ്ങളുടെയൊക്കെ ഉപദ്രവം ഉണ്ടാവും, ഇഴജന്തുക്കളൊക്കെ ഒന്ന് ശരീരത്തിൽ കയറും. അതുകൊണ്ട് അല്പം ഉയർന്നിരിക്കും. തച്ച ചൈല അജിന കുശോത്തരം, അത് ക്രമമായിട്ടിവിടെ പറയുന്നു. ചൈലം അജിനം കുശ, അത് മേലോട്ട് മേലോട്ട് പറഞ്ഞു. ഉത്തരം ചൈലം അജിനം കുശശ്ച ഉത്തരേ യസ്മിൻ ആസനെ തദാസനം ചൈലാജിന കുശോത്തരം. പാഠക്രമാത് വിപരീതമാത്ര ക്രമ ശൈലാജീന ചൈലാജിന കുശോത്തരം എന്ന് പറഞ്ഞാൽ അതിന്റെ കേട്ടാൽ തോന്നുന്ന അർത്ഥം ആദ്യം ചൈല, അതായത് ഏറ്റവും അടിയിൽ അതിന്റെ മേൽ അജിനം. അജിനം സാറിന് പറയുന്ന കൃഷ്ണമൃഗത്തിന്റെ തോലാണ്, അതിന്റെ മേളിൽ കുശ, അങ്ങനെയാണ്. ഇന്നും ആക്രമവുമല്ല പാഠക്രമവുമല്ല, തിരിച്ച് ഏറ്റവും അടിയിൽ കുശ എന്ന് പറയുന്നു. കുശ എന്ന് പറയുന്നത് തറയിലെ ഈർപ്പം തടയുന്നതാണ്. അജിനം അതിന്റെ മേളിലിടുന്നു, അതാണ് അതിന്റെ അടിയിൽ കുശ എന്ന് പറയുന്നത്. അജിനം എന്ന് പറയുന്നത് തോലാണ്, അത് ഈർപ്പം പിടിച്ചെടുക്കുന്ന, അത് പാടില്ല. അതിന്റെ മേളിൽ മൃദുത്വമുള്ള, ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകാത്ത ചൈതം, തുണി. തുണി എന്നുവെച്ചാൽ ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഭാഗം ശരീരത്തിന് ബുദ്ധിമുട്ടും അസ്വസ്ഥയും ഉണ്ടാകാത്ത മൃദുവായതായിരിക്കും. അതിന് താഴെ ഉറപ്പുള്ളതും തണുപ്പൊന്നും അടിക്കാത്തതും എന്നായിരിക്കും. പിന്നെ ഭൂമിയായിട്ട് ഉള്ള സമ്പർക്കം ഇല്ലാതിരിക്കുന്നതും നല്ലതാണ്, അങ്ങനെ പറയുന്നുണ്ട് യോഗ വിദ്യകളൊക്കെ ശീലിക്കുന്നവർ പറയുന്നുണ്ട്. അത്തരം ഭൂമിയായിട്ടുള്ള ഒരു ബന്ധം വിച്ഛേദിച്ച് ധ്യാനം പരിശീലിക്കുന്നതാണ്. അതിന് മറ്റു ചില ഭാവങ്ങളുണ്ടെന്ന് പറയുന്നു. കാരണം ആ ധ്യാനം കൊണ്ട് മനസ്സിന് ഏകാഗ്രത വരുന്നു. അങ്ങനെ ഏകാഗ്രത വരുമ്പോൾ മനസ്സിന് പലതരത്തിലുള്ള ശക്തിവിശേഷങ്ങളും അനുഭവപ്പെടാം. അപ്പോൾ അത് സംരക്ഷിക്കുന്നതിനും ഭൂമിയായിട്ടുള്ള ഒരു ബന്ധം പൂർണ്ണമായും വേർപെട്ടിരിക്കുന്ന ഇങ്ങനെ ഒരു ആസനക്രമം അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതിലീ പറയുന്ന ചൈലം തുണി ഒഴികെ മറ്റു പറയുന്ന രണ്ട് സാധനങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണ്. അജിനം കൃഷ്ണമൃഗത്തിന്റെ തോല്, അതിനകത്ത് നിന്നിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആറു വർഷത്തെ കഠിന തടവും 10,000 രൂപ പിഴയുമാണ്. ആര് സ്വാമിയാണ്, എത്ര വലിയ സ്വാമിയായാലും രക്ഷയില്ല. ആരും ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. നിയമമാണ് നമ്മുടെ, ആറു വർഷം ജയിലിൽ കിടക്കേണ്ടി വരും, പിന്നെ അവിടെ ഇരുന്ന് ധ്യാനിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഇത് കൈവശമുള്ള സ്വാമിമാർ പോലും പലരും ഇത് കത്തിച്ച് കളഞ്ഞു. കാരണം ഇത് കൈ ഇരുന്ന് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ മൃഗത്തെ കൊന്നതിന്റെ ശിക്ഷയാണ്. ഇത് ഇരുന്നതിനുള്ള ശിക്ഷ, ഈ തോല് കഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ മൃഗത്തെ കൊന്ന ശിക്ഷ വരും. അത് നമ്മുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ളതൊന്നും പ്രശ്നമാണ്, കൈ വെച്ചാൽ കൊന്നവന്റെ ശിക്ഷ. അതുകൊണ്ട് വടക്കേന്ത്യയിലൊക്കെ ആശ്രമങ്ങളിലുള്ള സാധനങ്ങളെല്ലാം ഒന്നും പരസ്യമായിട്ടല്ല, വളരെ രഹസ്യമായിട്ട് ചിലർക്ക് മിക്കവാറും പേര് ശല്യമെന്ന് വരുത്തി എടുത്ത് കത്തിച്ചു കളഞ്ഞു. കർശനമായ നിയമമാണ് ഇന്നിപ്പോൾ ഉള്ളത്. പക്ഷെ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് സുഖകരമായി ഇരിക്കാമെന്നുള്ള, അതും ഈ ആസനമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാട്ടിൽ വനത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നത്. കാരണം തണുപ്പുള്ള സ്ഥലമായിരിക്കും, മറ്റ് പലതരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കും. വനത്തിൽ ഗുഹയ്ക്കകത്ത് ചിലപ്പോൾ പാറയുടെ പുറത്തായിരിക്കും ഇരിക്കേണ്ടി വരും, അവിടെയൊക്കെ ഇതെല്ലാം വേണ്ടി വരും. ഇന്നങ്ങനെയല്ല, ഇന്ന് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി. അപ്പം മുറിക്കകത്തിരിക്കുമ്പോൾ ഇതെല്ലാം പോയി തേടി പിടിച്ചു കൊണ്ടുവന്ന് ഇരുന്നാലേ ധ്യാനം വരും എന്നുള്ള അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ കിട്ടിയിരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്, അതുകൊണ്ട് ഇത് പറഞ്ഞു. ഇന്നത്തെ ചുറ്റുപാടിൽ കിട്ടുന്ന സാധനങ്ങൾ അവിടെ ഉദ്ദേശിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇരിക്കുന്ന ഇരിപ്പിടം ചലിക്കരുത്, ഇരിക്കുന്നവന് ചലിക്കരുത്. എന്നാൽ ഇരിപ്പ് സുഖകരമായിരിക്കും, വളരെ അനായാസമായിരിക്കും. ധ്യാനിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്റെ ഇരിപ്പിടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരരുത്. എവിടെ വേദനിക്കുന്നു, ഇവിടെ വേദനിക്കുന്നു, ശരിയായില്ലല്ലോ, അങ്ങനെ ചിന്തിക്കേണ്ടി വരരുത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഈ സാധനങ്ങൾ ഇതുപോലെ ഉപയോഗിക്കണമെന്നുള്ളതല്ല. പിന്നെ കുശയും മറ്റും ഉണ്ടായിരുന്ന അന്നെന്താണ് കുശ എന്ന് പറയുന്ന, അന്നും മനുഷ്യന് കിട്ടിയിരുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു ഇരിപ്പിടമായിരുന്നു അത്. അതിന് ചില സവിശേഷതകളും ഉണ്ടായിരിക്കാം. ഈ പറയുന്ന തരത്തിൽ അതിന്റെ ഊർജത്തെ സംരക്ഷിക്കുന്നതിനുള്ള ചില വിശേഷതകളൊക്കെ അതിലുണ്ടായിരിക്കാം. എന്തായാലും ഇതെല്ലാം അവനവന്റെ കാലത്തിനും ദേശത്തിനും ചുറ്റുപാടുകൾക്കൊക്കെ അനുസരിച്ച് സ്വീകരിക്കുക എന്നുള്ളതേ നമുക്കിന്ന് പറയാൻ പറ്റൂ. എന്തായാലും നമ്മുടെ പ്ലാസ്റ്റിക് കസേരയിൽ കാലമേ കാലം ഇട്ടുകൊണ്ടിരുന്നു ധ്യാനിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊരു ധ്യാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അത് ഉറച്ചിരുന്നുകൊണ്ടുള്ള ധ്യാനം തന്നെയാണ് പറയുന്നത്. എന്നാലേ മനസ്സിന് നിശ്ചലം വരും. മറ്റൊരു ധ്യാനം എന്ന് പറയുന്ന അവിടെ എന്തെങ്കിലും ചിന്തിച്ചിരിക്കുന്നതിനാണ് ധ്യാനം എന്ന് പറയുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശുചോ ദേശി, ശുചിയായ വൃത്തിയുള്ള സ്ഥലത്ത് ആത്മനഃ തന്റെ സ്ഥിരം സ്ഥിരവും നാതിച്ഛിരതം അധികം ഉയരമില്ലാത്തതും നാതി നീചം എന്നാൽ താഴ്ന്നതല്ലാത്തതും ചൈതാജന കുശോത്തരം, അടിയിൽ കുശ, അതിനുമുകളിൽ അജിനം, അതിനുമുകളിൽ വസ്ത്രം ഉള്ളതുമായ സ്ഥിരം ആസനം പ്രതിഷ്ഠാപ്യ, അങ്ങനെയുള്ള ഒരാസനത്തെ ഉറപ്പിച്ചിട്ട് പിന്നെ അടുത്ത് പറയും. അങ്ങനെ ഇരിക്കണം. ഇരിപ്പിടത്തെ കുറിച്ച് പറഞ്ഞു. ശുചോ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരം ആസനം ആത്മനഃ നാത്യുച്ഛ്രതം നാതി നീചം ചൈലാജിനകുശോത്തരം തത്രൈകാഗ്രം മനഃകൃത്വാ യതചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുജ്യാ യോഗം ആത്മവിശുദ്ധയെ ഇവിടെ ഈ ആത്മനഃ എന്ന് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരിതിലും ഒരു യോഗി ഒരു യോഗം ചെയ്തിരിക്കുന്ന ആള് സ്വന്തം ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് ധ്യാനിക്കണം. ആത്മനഃ തന്റെ മറ്റൊരാളിന്റെ ഇരിപ്പിടത്തിലിരുന്ന് ധ്യാനിക്കരുതെന്ന് പറയുന്നുണ്ട്. അതെന്തായാലും അത് നല്ലതാണ്. അങ്ങനെ മറ്റൊരാളുടെ ഇരിപ്പിടത്തിലിരുന്ന് ധ്യാനിക്കുമ്പോൾ എന്തായാലും അത് മനസ്സിനെ സ്വാധീനിക്കും. അതുകൊണ്ട് സ്വന്തം ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് ധ്യാനിക്കണം, വേറെ ആളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്ന് പ്രത്യേകം ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷ്ഠാപ്പിക്കും തത്ര തസ്മിൻ ആസനെ ഉപവിശ്യ യോഗം വിദ്യ. അങ്ങനെയുള്ള ഒരു ആസനത്തിൽ ശരിയായ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ട് യോഗത്തെ ചെയ്യിക്കണം. സർവവിഷയേഭ്യ ഉപസംഹൃത്തി ഏകാഗ്രം മനക്കൃത്വ ഏത ചിത്തേന്ദ്രിയ ചിത്തം ച ഇന്ദ്രിയാണി ച ചിത്തേന്ദ്രിയാണി തേഷാം ക്രിയാഹ സംയത ഏത ചിത്തേന്ദ്രിയ ക്രിയ ഏകാഗ്രം മനക്കൃത്വ മനസ്സിനെ ഏകാഗ്രമാക്കുക. ഇതുവരെയുള്ള കാര്യങ്ങൾ എളുപ്പമാണ്. ഇവിടെ മുതൽ പറയുന്ന കാര്യം പറയുന്നത് എന്താണ്? സർവവിഷയേഭ്യ ഉപസംഹൃത്യ. സർവവിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ഉപസംഹരിച്ചിട്ട് താൻ ധ്യാനിക്കാനാണ് തുടങ്ങുന്നത്, മറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനല്ല കുറച്ചു സമയം എന്നവൻ സ്വയം ആദ്യം മനസ്സിൽ ഉറപ്പിക്കുന്നു. സാധാരണ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സ് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ധ്യാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല, മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സ് പിൻവാങ്ങിയിരിക്കേണ്ട ഒരവസ്ഥയാണ് എന്ന് ധ്യാനിക്കുന്നവന് ശരിയായൊരു ധാരണ ധ്യാനത്തിന് മുമ്പുണ്ടായിരിക്കും. ആ ഒരു ധാരണയുടെ സഹായം കൊണ്ടാണ് ഇയാൾ മനസ്സിൽ നിന്ന് വിഷയങ്ങളെ പിൻവലിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ മറ്റ് പ്രവൃത്തികൾ ചെയ്യാനിരിക്കുന്നത് പോലെയാകും. ഇതങ്ങനെയല്ല. അപ്പം ധ്യാനത്തെക്കുറിച്ച് അവനൊരു മുൻധാരണ ശരിയായിട്ട് വേണം. ഇത് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് പ്രത്യേകമായ ഒരഭ്യാസമാണ്, ഒരു പരിശീലനമാണ് എന്ന് ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ട് കുറച്ച് സമയത്തേക്ക്. മറ്റ് വിഷയങ്ങളെ ചിന്തിക്കാതിരിക്കുക, എന്നിട്ട് തന്റെ മനസ്സിനെ താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്ക് സന്നദ്ധമാക്കുക. ഉപസംഹൃത്യ, അതാണ് ഉപസംഹരണം എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് അതിൽ ഏകാഗ്രപ്പെടുന്നു. മനോഹരമായൊരു ദൃശ്യം കാണുമ്പോൾ മനസ്സ് അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ അതിലൊക്കെ നിൽക്കും. കാരണം എന്തുകൊണ്ട്? അവിടെ ഇച്ഛാശക്തിയുടെ ആവശ്യമില്ല. മനസ്സിന്റെ ഒരു ഒഴുക്കാണ്, മനസ്സിന്റെ വിഷയപ്രവണത എന്ന് പറയും. മനസ്സിന് വിഷയം അതറിയാതെ തന്നെ ആകർഷിക്കുന്നു, അതിലേക്ക് കൊണ്ടുപോകുന്നു. മനസ്സ് അതിന്റെ പിറകെ പോകുന്നു. ഇവിടെ ഉപസംഹരണം എന്ന് പറയുമ്പോൾ അവിടെ ഇച്ഛാശക്തി ആവശ്യമായി വരുന്നു. സ്വേച്ഛയ ധ്യാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് മനസ്സിനെ കൊണ്ടുവരേണ്ടി വരുന്നു. അവിടെ മുതൽ അവന്റെ ഇച്ഛാശക്തി ഉപയോഗിക്കണം. ഇച്ഛാശക്തി ഉപയോഗിച്ചേ മതിയാകും എന്ന് മനസ്സിന് ബോധ്യപ്പെടണം. എനിക്ക് സമാഹിതനായി തന്നെ തീരണം. മനസ്സ് ധ്യാനത്തിലേക്ക് തന്നെ വരണം എന്ന് തീരുമാനിക്കണം. ദൃഢമായ ഇച്ഛ കൊണ്ട് ഉപസംഹരണം ചെയ്യണം മനസ്സിന് ധ്യാനിക്കുന്നവന് വേണ്ടി. ഉപസംഹരത്തിയ ഏകാഗ്രം മനക്കൃത്വ മനസ്സിനെ ഏകാഗ്രമാക്കി. അപ്പൊ ധ്യാനിക്കുന്നതിനൊരു ഒരു പദ്ധതി, ഇതൊക്കെ അതിന്റെ തുടക്കമാണ്. ഇവിടെ വേണം അതെന്തായാലും ആത്യന്തികമായി അതിനെ ധ്യാനിക്കാതിരിക്കലായിക്കൊള്ളട്ടെ, എന്തായാലും ശരി, ആ ധ്യാനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ധ്യാനത്തെക്കുറിച്ചുള്ള അവന്റെ സങ്കല്പം, അതിൽ ധ്യാനിക്കാൻ തുടങ്ങുന്നവന് ഒരു ദൃഢതയുണ്ടാവണം, ഒരു ഉറപ്പുണ്ടാവണം. അതുകൊണ്ട് ധ്യാനം ഇന്നതാണ് എന്നുള്ളതിന്റെ സങ്കല്പം കൊണ്ട് മറ്റു വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ ധ്യാനിക്കാൻ വേണ്ടി പിൻവലിക്കുന്നു. ആ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിച്ചു വയ്ക്കുക, പിന്നീട് ധ്യാനിക്കുക, അങ്ങനെയല്ല. അങ്ങനെ ആർക്കും മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ചു വയ്ക്കാൻ ഒക്കത്തില്ല. അങ്ങനെ പിന്തിരിച്ചു വയ്ക്കണമെങ്കിൽ ഉറങ്ങണം, അതാ സാധ്യമല്ല. അപ്പം മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുന്നത് ധ്യാനത്തെക്കുറിച്ചുള്ള അവന്റെ സങ്കല്പം ദൃഢമാകുമ്പോഴാണ്. ധ്യാനത്തെക്കുറിച്ചുള്ള ശരിക്കുള്ള അവബോധം അവന്റെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് മനസ്സ് മറ്റുള്ളതിൽ നിന്ന് പിന്തിരിയുന്നത്. അങ്ങനെ മനഃകൃത്വ ഏത് ചിത്തേന്ദ്രിയ ക്രിയ, അത് നേരത്തെ പറഞ്ഞു, ചിത്തം ഇന്ദ്രിയങ്ങൾ അതിന്റെ ക്രിയകളെല്ലാം യമനം ചെയ്തു, അതാണ് പറഞ്ഞത്. ശരീരം ചലിക്കരുത്, ഇന്ദ്രിയങ്ങൾ ചലിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ചിത്തം ച ഇന്ദ്രിയാണ് ച ചിത്തേന്ദ്രിയാണ് തേഷാം ക്രിയ സംയുത യശ്വസയത് ചിത്തേന്ദ്രിയ ക്രിയ, ചിത്തേന്ദ്രിയ ക്രിയനായി. ധ്യാനിക്കുമ്പോൾ തന്നെ കാലിങ്ങനെ മടക്കി എന്തിനു വയ്ക്കുന്നു? ആത്മാസനത്തിനും മറ്റും ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ കസേരയിൽ ഇരുന്നിട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ കാലം അറിയാതെ തന്നെ ചലിപ്പിച്ചു, കാല് ചലിക്കും. ശരീരത്തിന്റെ ചലനത്തെ പൂർണ്ണമായും നിരോധിക്കുന്നു. പറഞ്ഞല്ലോ, പ്രാണന്റെ നിരോധവും മനസ്സിന്റെ നിരോധവുമായിട്ട് ബന്ധമുണ്ട്. പ്രാണന്റെ നിരോധത്തിലൂടെ ശരീരത്തിന്റെ ചലനങ്ങളെ നിരോധിക്കുന്നത് ഉയർന്ന ഒരവസ്ഥയാണ്. തുടക്കം എന്നുള്ളതിലേക്ക് ശരീരത്തിന്റെ ചലനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട്, നിയന്ത്രിക്കുകയല്ല, നിരോധിച്ചുകൊണ്ട് പ്രാണന്റെ പ്രവർത്തനങ്ങളെ കുറയ്ക്കുന്നു, മനസ്സിന്റെ വിക്ഷേപത്തെയും കുറയ്ക്കുന്നു. അതാണ് ഏത് ചിത്തേന്ദ്രിയ ക്രിയ. നേരത്തെ പറഞ്ഞല്ലോ, ശരീരേന്ദ്രിയങ്ങളെല്ലാം അതുകൊണ്ട് കാലം മടക്കി വയ്ക്കുന്നു. കാല് ശകലം ചലിക്കരുത്. പത്മാസനത്തിൽ ഒരാൾ ഇരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിദ്ധാസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ, പിന്നെ അയാളുടെ കാലിന് ഒരു ചലനം ഉണ്ടാകത്തില്ല. കൈകളും സ്ഥിരമായി വയ്ക്കുന്നു, അവിടെ നിശ്ചലത. അതിന് ശ്രുതി പറയും, പർവ്വതത്തെ പോലെ പർവ്വതം ധ്യാനിക്കുന്നു, നിശ്ചലമായിരുന്നു അതിന്റെ നിശ്ചലത, അവിടെ ചലനമില്ല. അപ്പൊ ബാഹ്യമായ ആ ചലനരാഹിത്യം ഇത് എത്രമാത്രം ദൃഢമാകുന്നു. അതുകൊണ്ടാണ് ആസന ദൈവം എന്നും മറ്റും പറയുന്നത്. അത് എത്രമാത്രം ഇതാകുന്നു നമ്മൾ സാധാരണ ധ്യാനിക്കുമ്പോൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഈച്ചയടിക്കും, കൊതുകിനടിക്കും, ചൊറിയും, അവിടെയൊന്നും ധ്യാനമില്ല. ഈ പറയുന്ന തരത്തിലുള്ള ധ്യാനമില്ല. ധ്യാനിക്കാതിരിക്കുന്നത് വരെ ചൊറിയത്തില്ല. ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ തലചൊറിയും, മൂക്ക് ചൊറിയും, ധ്യാനിക്കുകയും ചെയ്യും. അന്ന് ധ്യാനമല്ല. ഇവിടെ പറയുന്ന എന്താണ്? യഥ ചിത്തേന്ദ്രിയ ക്രിയ, പൂർണമായും പർവ്വതം പോലെ അകമ്പ്യമായി, ശരീരത്തിൽ യാതൊരു കമ്പനവുമില്ലാതെ ആസന ജയം അതാണ്. പാറ പോലെ ഉറച്ചിരിക്കുന്നു. ആൾക്കാർ പറയും ഇതൊക്കെ പണ്ടത്തെ ധ്യാനമാണ്, ഇന്നത്തെ മോഡേൺ ധ്യാനം ഇങ്ങനെയൊന്നുമല്ല. പഴയ ധ്യാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് മോഡേൺ ധ്യാനം ഭഗവത്ഗീതയും കിട്ടത്തില്ല. വേറെ സ്ഥലങ്ങളുണ്ട് അവിടെ കിട്ടും. ഗീതയിൽ ഇങ്ങനെ പറയുന്നു, അചലം സ്ഥിര എന്ന് പറയുന്നു. അതാണ് സംയതായുസിസ യത ചിത്തേന്ദ്രിയ ക്രിയ. സ്വകിമർത്ഥം യോഗം വിദ്യ പറയുന്നു, എന്തിന് ഇങ്ങനെ ഒരു യോഗത്തെ അനുഷ്ഠിക്കുന്നു? ആത്മവിശുദ്ധയെ അന്ധക്കരണസ്യ വിശുദ്ധിയർത്ഥം. ഈ യോഗം ഇങ്ങനെ പരിശീലിക്കുന്നു എന്തിനു വേണ്ടി? അന്ധക്കരണത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി. ഇവിടെ ഈ അന്ധകരണത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം അന്ധക്കരണത്തിന്റെ വിക്ഷേപം, അതാണ് അതിന്റെ അശുദ്ധി. അന്ധക്കരണം ഭ്രമിച്ച വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് അതിന്റെ അശുദ്ധി. ഇവിടെ അന്ധകരണത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? അത് നാനാ വിഷയങ്ങളിലേക്ക് പോകാതെ യോഗിയുടെ ഇച്ഛാശക്തി അനുസരിച്ച് അയാൾ ഇച്ഛിക്കുന്ന വിഷയത്തിൽ നിൽക്കുക, അതാണ് അന്ധകരണത്തിന്റെ ശുദ്ധി. ഇത്രയും ചെയ്യുന്നതിന് വേണ്ട അന്ധകരണത്തിന്റെ ശുദ്ധി അയാൾക്ക് വേണം. അത് ധ്യാനം കൊണ്ട് കിട്ടുന്നതല്ല, ഒരാൾ കർമ്മയോഗം കൊണ്ടും മറ്റും ആർജിക്കുന്നതാണ്. ധ്യാനിക്കുന്നതിന് വേണ്ടതായ ശുദ്ധി, ആ ശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന്റെ വിക്ഷേപരാഹിത്യമാണ്. ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സിനെ ഒരിടത്ത് നിർത്താൻ കഴിയുക എന്ന് പറയുന്നു. അതിനുവേണ്ടിയും കുറച്ച് പരിശ്രമിക്കുന്നു. ആദ്യം ശുദ്ധി വന്നതിന് ശേഷം പിന്നെ ധ്യാനിക്കുക എന്നുള്ളതല്ല. കർമ്മയോഗം കൊണ്ട് അയാൾ മനസ്സിന്റെ തമസിനെ രജസിനെ ദൂരീകരിക്കുന്നു, കുറെ പൂർണ്ണമായിട്ടല്ല. അപ്പൊ മനസ്സ് സത്വ അഭിവൃദ്ധി ഉണ്ടാകുന്നു. പൂർണ്ണമായത് സത്വമയമാകുകയില്ല, സത്വത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അപ്പൊ ഇച്ഛാശക്തിക്കനുസരിച്ച് മനസ്സിനെ അയാൾക്ക് ഒരു വിഷയത്തിൽ നിർത്തുന്നതിനുള്ള ശേഷി വരുന്നു. ആ ശേഷി ഉപയോഗിക്കുക. ഉപയോഗിച്ച് ആ മനസ്സിന്റെ സന്തതഭാവം, ഒരു വിഷയത്തിൽ തന്നെ തുറന്നു നിൽക്കുന്ന ആ ഭാവത്തെ വർദ്ധിപ്പിക്കുക. അതിനാണ് യോഗം ഇവിടെ ശീലിക്കാൻ പറയുന്നത്. ഇതൊരു അഭ്യാസത്തിന്റെ ഒരു ഭാഗമാണ്. ഇതിനു മുമ്പും ഇതിനു ശേഷമുണ്ട്. ഇത് ഇടയ്ക്കുള്ള ഒരു ഭാഗത്ത് എടുത്തു കാണിക്കുകയാണ്. ആണ് ആത്മവിശുദ്ധയെ അന്ധക്കരണസ്യ വിശുദ്ധ്യർത്ഥം. ഭാവിക്ഷേപങ്ങൾ മനസ്സിൽ നിന്ന് മാറി യോഗി ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സിനെ നിർത്തിക്കഴിഞ്ഞാൽ അത് ആ ശീലം വർദ്ധിക്കുന്നതനുസരിച്ച് അയാളുടെ മനസ്സിന് വിക്ഷേപങ്ങൾ ഒടുങ്ങുന്നു. അയാളുടെ മനസ്സ്, ഇവിടെ യോഗിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളുടെ മനസ്സ് ശുദ്ധമായിത്തീരുന്നു. അതാണ് തത്ര ശ്ലോകത്തിൽ പറയുന്നു. അവിടെ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ സ്ഥിരമായ ഒരു ഇരിപ്പിടത്തിൽ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം അനുസരിച്ച് സ്വസ്ഥനായി സുഖത്തോടുകൂടി ഇരിക്കുന്ന യോഗി യത ചിത്തേന്ദ്രിയ ക്രിയനായി ഈ പറയുന്ന എല്ലാ വ്യാപാരങ്ങളെയും നിരോധിച്ച്. മനസ്സിന്റെ നിരോധം പിന്നെ ആവരുന്നു. ആദ്യം ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം വ്യാപാരങ്ങളെ നിരോധിച്ച് മനഃ ഏകാഗ്രം കൃത്വ, മനസ്സിനെ ഏകാഗ്രമാക്കി ഏകമായ അഗ്രത്തോടു കൂടിയതായി. അഗ്രം എന്ന് പറഞ്ഞ വിഷയം, മനസ്സിന് ഒരു വിഷയം മാത്രമാക്കി. അതെന്തായിരിക്കും വിഷയം? യോഗി എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ല മനസ്സാഗ്രഹിക്കുന്നത്, അതിനെ ഏകാഗ്രമാക്കി ആത്മവിശുദ്ധയെ, തന്റെ ആ മനസ്സിന്റെ വിശുദ്ധിക്ക് വേണ്ടി, സത്വവൃദ്ധിക്ക് വേണ്ടി, ഏകാഗ്രതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വിക്ഷേപരാഹിത്യത്തിന് വേണ്ടി തത്ര ആസനെ, ആ ആസനത്തിൽ ഉപവിശ്യ ഇരുന്നിട്ട് യോഗം യുജ്യ, ഈ പറയുന്നതായ യോഗത്തെ അഭ്യസിക്കേണ്ടതാണ്. യോഗം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. എന്തിനെ യോജിപ്പിക്കുന്നു? മനസ്സിനെ യോഗി ആഗ്രഹിക്കുന്ന വിഷയത്തിന് യോജിപ്പിക്കുന്നു. അതെന്തുവാകാം? ഭഗവാനാകാം, താനാകാം, അല്ലെങ്കിൽ താൻ കൽപ്പിക്കുന്ന ഏതെങ്കിലും രൂപമാകാം, തന്റെ മനസ്സിന്റെ തന്നെ കൽപ്പനയായ രൂപമാകാം, എന്തുമാകാം. അവിടെ എന്ത് ചെയ്യുന്നു? യുജ്യ, അത് യോജിപ്പിക്കണം, മനസ്സിനെ ആ വിഷയത്തിലോട്ട് യോജിപ്പിക്കണം. തത്രേകാഗ്രം മനഃകൃത്വാ ഇതചിത്തേന്ദ്രിയക്രിയ ഉപവിശ്യാസനേ യുജ്യാ യോഗം ആത്മവിശുദ്ധയേ. ഇതിലിത്രയും ഇത് കൊടുക്കുന്നത്, അതായത് അടുത്ത് പറയും എന്താണ് ഇത്രയും നിഷ്കർഷ യോഗത്തിലൂടെ കൊടുക്കുന്നത്. സമം കായശിരോ ഗ്രീവം ധരയന്ന ചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശസ്ഥാനവലോകയൻ. ബാഹ്യം അനാസക്തം മുക്തം അധുനാ ശരീരധാരണം കഥമിത്തിച്ചതേ. ബാഹ്യം ആസനമുക്തം, എങ്ങനെയാണ് ഇരിപ്പിടം, അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു. അധുനാ ശരീരധാരണം, ശരീരം എങ്ങനെ നിർത്തണമെന്നതാണ്. ഇത്തിച്ചതേ സമം കായശിരോ ഗ്രീവം കായശ്ച ശിരശ്ച ഗ്രീവാച കായ ശിരോ ഗ്രീവം തസ്സമം ധാരയൻ അചലം ച. കായശിരോ ഗ്രീവം, ശരീരം, ശിരസ്, കഴുത്ത് തുടങ്ങിയ പ്രധാന ഭാഗങ്ങളെടുത്ത് പറയും. കാരണം ഇരുന്നാണ് ധ്യാനിക്കുന്നത്, നിന്നൽ. അതുകൊണ്ട് പറയുന്നു കായശ്ച ശിരശ്ച ഗ്രീവാച കായ ശിരോ ഗ്രീവം സമന്ധാരയൻ, അതിനെ സമമായി നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിനും മറ്റും ഈ സമത്വം എന്താണ് ആവശ്യപ്പെടുന്നത്? ധാരയൻ കണ്ടതിന്റെ പറയുന്നു, യോഗശാസ്ത്രം പറയും ആസന ജയം എന്ന് പറയും. ഇതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന്, ഒരു പ്രധാന കാരണം എന്നുവെച്ചാൽ ശരീരം ഈ പറയുന്ന തരത്തിൽ ഉള്ള ധാരണ, ശരീരത്തിന്റെ ധാരണ, അത് ദൃഢമാകുമ്പോഴാണ് ഒരാൾക്ക് ഈ ഉറക്കത്തെ അതിജീവിക്കാൻ കഴിയുന്നത്. നമുക്ക് ഉറങ്ങണമെങ്കിൽ ശരീരത്തിന് സ്വാഭാവികമായിട്ട് ഒരു അലസമായ ഭാവം വരണം. അലസമായ ഭാവത്തിലാണ് നമ്മൾ ഉറങ്ങുന്നത്. നമ്മൾ കിടന്നുറങ്ങുന്നു, ചാരി കിടന്നുറങ്ങുന്നു. ഈ പറയുന്ന രീതിയിൽ ശരീരത്തിനെ ജാഗ്രത പെടുത്തിയാൽ, ഇത് ശരീരത്തിന് കൊടുക്കുന്ന ഒരു ജാഗ്രതയാണ്. നിവർന്നിരിക്കുക, തല ഉയർന്നിരിക്കുക, അങ്ങനെ ഇരിക്കുന്ന ആ ഇരിപ്പ് നഷ്ടപ്പെടാതിരിക്കുക, അതിന് മാറ്റം വരാതിരിക്കുക, അതാണ് അചലമെന്നുകൂടെ പറഞ്ഞത്. ധ്യാനത്തിരുന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചറിയും, ആരും വൈദഗ്ധ്യമുള്ളവർക്ക് എന്താണ് അറിയാതെ തന്നെ കഴുത്ത് കുനിഞ്ഞു പോവും, നടു വളഞ്ഞു പോവും. അറിയാമല്ലോ, ഉറങ്ങുമ്പോൾ ഇരുന്നുറങ്ങുമ്പോൾ അറിയാമല്ലോ, രണ്ട് സൈഡിലേക്ക് പെൻഡിടം പോലെ ആളിങ്ങനെ ആടുന്നത് എന്തുകൊണ്ട്? നിശ്ചലമായിട്ട് ഇരുന്നുറങ്ങാൻ ഒക്കത്തില്ല. ഉറക്കം വരുമ്പോൾ ശരീരം സ്വാഭാവികമായിട്ട് അതിൻ്റെ അലസമായ ഭാവങ്ങളിലേക്ക് പോകും. അപ്പൊ ഈ പറയുന്ന ശരീരത്തിന്റെ ഈ ധാരണ എന്ന് പറയുന്നത് ഉറക്കത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ധ്യാനിക്കാതിരിക്കുന്നവർ നല്ല വട്ടി പോലെ ഇരുന്നിട്ട് ഉറങ്ങുന്നതാണ്. പക്ഷെ അങ്ങനെ വട്ടി പോലെ ഇരിക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്തൊന്നും ആടിപ്പോകും, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. ഉറങ്ങുകയാണോ ശരീരമാണ്, തല ഇങ്ങനെ ചെറുതായിട്ട്, ചിലപ്പോൾ ചിലരുടെ ശരീരം വടി പോലെ ഇരിക്കും, പക്ഷെ തല ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാവും, ചെറുതായിട്ട് ധ്യാനിക്കുമ്പോൾ അറിയാം. അതുകൂടെ ഒഴിവാക്കി ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ധാരണ എന്ന് പറയുന്നത് ഇത് ധ്യാനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, ഉറങ്ങാൻ വേണ്ടിയുള്ളതല്ല. ആർക്കാണോ ഈ തരത്തിൽ സമം കായ ശിരോഗ്രീവം അങ്ങനെ ഒരു ധാരണ ആരുടെ ശരീരത്തിലാണോ വരുന്നത്, ആ ശരീരം വളരെ അലർട്ടായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ സുഷുതിക്ക് അങ്ങോട്ട് കടന്നു വരാൻ ഒക്കത്തില്ല. അത് ഉറക്കത്തെ അകറ്റി നിർത്തുന്നതാണ്. ഈ ശരീരത്തിന്റെ സഹജമായ പ്രവർത്തനങ്ങൾ, ഏത് പ്രവർത്തനം വന്നാലും സ്വാഭാവികമായിട്ടും ശരീരം ഈ ഉറക്കത്തെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തും. ഉറക്കം നമുക്ക് സഹജമായി വന്നു പോരുന്ന വന്നു ചേരുന്നതാണത്. ശരീരത്തിന്റെ ഒരാവശ്യമാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യത്നം, ഒരു പ്രയത്നം ശരീരത്തിൽ നടക്കുമ്പോൾ മറിച്ച് അതിന്റെ ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു റിലാക്സേഷൻ ശരീരത്തിന് വരണം. അതിനു വേണ്ടിയിട്ടാണ് ഉറക്കം വരുന്നത്. അത് സ്വാഭാവികമാണ്. ഒരു യത്നം ഉള്ളിടത്ത് അതിന്റെ പ്രതിപ്രവർത്തനം നടക്കണം. അതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കുന്നു, ഉറങ്ങുന്നു. പക്ഷെ ആ ഉറക്കത്തെ നമ്മളറിയാമല്ലോ, നമ്മൾ ഉത്സാഹിച്ച ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഉറക്കത്തെ മാറ്റി നിർത്താൻ പറ്റും. അസിം ഒരു പ്രവർത്തനത്തിൽ തന്നെ ക്ഷീണിക്കുകയാണെങ്കിൽ ഉറക്കം വരും. ആ പ്രവർത്തനത്തിൽ തന്നെ ഉത്സാഹം കുറഞ്ഞ ഉറക്കം വരും. ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉത്സാഹം കുറയും. മനസ്സിന്റെ ഉത്സാഹമാണ്, ശരീരത്തിന്റെ ക്ഷീണം മാത്രമാണ്. ആ മനസ്സിന്റെ ഉത്സാഹം കുറയുമ്പോൾ ഉറക്കം വരും, താല്പര്യക്കുറവ് വരും. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ക്ഷീണം കൊണ്ടും വരാം ഉറക്കം, പക്ഷെ മനസ്സിന് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ, അവരൊരു ഉത്തേജനം കൊടുത്താൽ, ഒരു ഭരതം കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്തകൾ കൊണ്ടോ, ഭയം, ക്രോധം, കാമം, ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വന്നാൽ പെട്ടെന്ന് മനസ്സ് ഉറക്കത്തെ കൈവിടുന്നു. അപ്പോൾ എന്താണ് മനസ്സിന്റെ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു യത്നം, ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു, എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉറക്കം മാറും. അപ്പൊ ശരീരത്തിന്റെ യത്നം കൊണ്ട് ഉറക്കത്തെ മാറ്റി നിർത്താം. ഇവിടെ പറയുന്ന ഈ ആസനസ്ഥിരത എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു യത്നത്തെ തുടർച്ചയായി നിർത്തുന്നതാണ്. എന്തിനു ഉറക്കത്തെ മാറ്റി നിർത്താൻ? അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഒരു ദൃഢമായ ആസനത്തിനിരുന്നുകൊണ്ട് ഒരാൾക്ക് ഒരിക്കലും ഉറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാൾ ഒരു ദൃഢമായ ആസനത്തിനിരുന്നുകൊണ്ട് അയാളുടെ ശരീരത്തിന് പൂർണമായ സ്ഥിരത വരുമ്പോൾ തീർച്ചയായും അയാളുടെ മനസ്സ് ഏകാഗ്രപ്പെട്ടിരിക്കും. ഇത് രണ്ടും പരസ്പര സാപേക്ഷമാണ്. ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു ആസനത്തിലിരുന്ന് മനസ്സിന് ഒരാളുടെ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ശരീരവും നിശ്ചലമാവും. കഷ്ടതുല്യം എന്ന് പറയും, പാഷാണവ പറ പോലെ നിശ്ചലമാവും. അതാണ് ശരിക്കുള്ള ഏകാഗ്രത. എന്റെ മനസ്സ് ഈ സാധാരണ തലങ്ങൾ വിട്ട് മനസ്സ് മറ്റേതെങ്കിലും തരത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ മനസ്സ് മറ്റേതെങ്കിലും തലത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും മനസ്സിന് ഏകാഗ്രത വരും, പക്ഷെ അവിടെ ശരീരം ചലിക്കും. അവിടെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കും. ഇവിടെ യോഗി പറയുന്ന ഏകാഗ്രത. ശരീരം ധരിക്കുമ്പോഴും മനസ്സിന് ഏകാഗ്രത വരാം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സ് വേറെ ഏതെങ്കിലും ഈ സാധാരണ ലൗകികമായ തലം വിട്ട് മനസ്സ് അതിന്റെ തന്നെ ഏതെങ്കിലും ഉള്ളറകളിലേക്ക് പ്രവേശിക്കുന്ന മനസ്സിന് ഒരുപാട് തലങ്ങളുണ്ട്. അവിടെ ശരീരം ചലിക്കാം. ചിലര് ധ്യാനിക്കുമ്പോൾ തന്നെ പല ശാരീരിക ചേഷ്ടകളും കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. ആ വ്യക്തി അറിയാതെ തന്നെ ശരീരത്തിൽ പല ചേഷ്ടകളും കാണിക്കും. അവിടെ ഈ വാസ്തവത്തിൽ മനസ്സിന് ഏകാഗ്രത സംഭവിക്കുന്നുണ്ട്. മനസ്സ് വേറെ തലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. പക്ഷേ നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്നത്, പ്രത്യേകിച്ചും ആസനസ്ഥൈര്യം എന്ന് പറയുന്നത്, അത് ഈ മനസ്ഥൈര്യവുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അവിടെ ശരീരം എത്രമാത്രം നിശ്ചലമാകുന്നു, ചലനവർജിതമായി തീരുന്നു, മനസ്സും അതിനനുസരിച്ച് ചലനവർജിതമായിക്കൊണ്ടിരിക്കും. യോഗം പരിശീലിക്കുന്ന ഒരാളുടെ മനസ്സ് എത്രമാത്രം ചലനവർജിതമായി തീരുന്നു അതിനനുസരിച്ച് ശരീരവും നിശ്ചലമായിക്കൊണ്ടിരിക്കും. മറിച്ച് മനസ്സ് സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നതുമില്ല. മനസ്സ് വിലയിച്ച് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ ശരീരധാരണ സംഭവിക്കത്തുമില്ല. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ സ്ഥിരത കൊണ്ട് രണ്ടു കാര്യം സംഭവിക്കും. ഒന്ന്, മനസ്സ് സുപ്തമായ അവസ്ഥയിൽ പോകുന്നില്ല. മറ്റൊന്ന്, മനസ്സ് ഏകാഗ്രമായി നിരുദ്ധമായ അവസ്ഥയിലേക്ക് പോകും. യോഗസേവ എന്നിവിടെ പറയും. അത് യോഗസേവയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മനസ്സിന്റെ ഏകാഗ്രത സഹജമായി സംഭവിക്കാം, മറ്റ് പല കാരണങ്ങളും കൊണ്ട് സംഭവിക്കാം. അവിടെയൊന്നും ഈ പറയുന്ന ശരീരസ്ഥിരത വരണമെന്നില്ല. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഒരു യോഗി തന്റെ ശരീരത്തെ താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന തരത്തിൽ ശരീരധാരണയും സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ഇത് പരസ്പരം അപേക്ഷിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയുന്നു, കായശിരോഗ്രീവം കായശ ശിരശ്ചഗ്രീവാച കായശിരോഗ്രീവം തസ്സമം ധാരയൻ, അതിനെ സമമായി നിലനിർത്തിക്കൊണ്ട്, ഇങ്ങനെ നിലനിർത്തിയാൽ ആ ധാരണ ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ധ്യാനിക്കുന്നവന് ഉറക്കം വരത്തില്ല. അതാണ് അവിടെ മുഖ്യം. അച്ചലമിച്ച അതുകൊണ്ട് പല യോഗശാസ്ത്രങ്ങളിലും സുഷുപ്തിയെ ജയിക്കുന്നതിന് പറയുന്നത് ആസന ജയമാണ്. ആസന ജയം കൊണ്ട് സുഷുപ്തിയെ ജയിക്കാമെന്ന് പറയുന്നു. അച്ചലമിച്ച സമം ധാരയൻ ധാരയത ചലനം സംഭവത്യതോ വിശനഷ്ടി അചലം, അത് അചലമായി തന്നെ ധരിക്കും. സമമായി ധരിക്കുക എന്ന് പറയുമ്പോൾ സമമായി ധരിച്ചിട്ട് പിന്നെ ചലിക്കരുത്, നിശ്ചലത. ധ്യാനത്തിന്റെ അടയാളമായി പറയുന്നത് നിശ്ചലതയാണ്. അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ യോജിക്കുന്നതാണ്. ആ നിശ്ചലത ആണ് സമന്ധാരേത ചലനം സംഭവതി അതോ വിശനഷ്ടി അചലം അചലത എന്ന് പറയുന്നു. അങ്ങനെ ഒരു ശരീരത്തിന്റെ ആ നിശ്ചലത എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ ഒരു പാറയുടെയോ വൃഷണത്തിന്റെയോ പോലെയുള്ള ഒരു നിശ്ചലതയല്ല, മറിച്ച് ശരീരത്തിന്റെ അതൊരു ധാരണയാണ്. ഒരു തരത്തിൽ ശരീരത്തിന്റെ ഒരു ജാഗ്രതയാണ്. എന്തുകൊണ്ടാണ് ജാഗ്രത എന്ന് പറയുന്നു? കാരണം അത് ശരീരത്തിന്റെ അലസ്വഭാവത്തിന് നേരെ വിപരീതമാണ്. നമ്മൾ കിടക്കയിൽ കിടക്കുന്നു, ഉറങ്ങുന്നു, അവിടെയും ശരീരത്തിന് ഈ പറയുന്ന തരത്തിലുള്ള നിശ്ചലത ഉണ്ടെന്ന് കരുതും. പക്ഷെ അത് ശരീരത്തിന്റെ താമസമായ ഭാവമാണ്. ശരീരത്തിനുണ്ട് രാജസ താമസ സാത്വിക ഭാവങ്ങൾ. ഇവിടെ പറയുന്ന ശരീരത്തിന്റെ നിശ്ചലത എന്ന് പറയുന്നത് ഒരു യോഗി അവന്റെ ഇച്ഛാശക്തിയിലൂടെ ശ്രദ്ധിക്കുന്നത് ശരീരത്തിന്റെ ഏറ്റവും പരമമായ സാത്വിക ഭാവമാണ്, ശരീരത്തിന്റെ സാത്വികമായ അവസ്ഥ. കാരണം സർവവസ്തുക്കളും പ്രപഞ്ച സൃഷ്ടമായിരിക്കുന്ന സർവവസ്തുക്കളും ഗുണപരിണാമങ്ങളാണ്. അത് സദാസമയം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സദാസമയമുള്ള പരിണാമത്തിൽ നമ്മുടെ ശരീരവും സദാ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്, സാംഖ്യ സിദ്ധാന്തം അനുസരിച്ച്, ആധ്യാത്മിക സിദ്ധാന്തം അനുസരിച്ച്. രാജസാത്വിക താമസഭാവങ്ങളിലേക്ക് ശരീരം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സല്ല, ശരീരത്തിന്റെ കാര്യം പറയുന്നു. സുഷുപ്തിയിൽ അത് ശരീരത്തിന് താമസ പരിണാമമാണ്, അത് അലസ്വഭാവം. ജാഗ്രത്തിൽ പ്രവർത്തനങ്ങളല്ലാതെ രാജസ പരിണാമമാണ്. അസമീൻ ഇവിടെ പറയുന്ന ധ്യാന അവസ്ഥയിൽ മാത്രമാണ് ശരീരത്തിന് അങ്ങനെ ഒരു സാത്വികമായ പരിണാമം സംഭവിക്കുന്നു. ആ സാത്വികമായ പരിണാമത്തിലിരിക്കുന്ന ശരീരം ഒരിക്കലും മനസ്സിന് അതിന്റെ താമസഭാവത്തിലേക്ക് വിലയിക്കാൻ കഴിയത്തില്ല. അതിന്റെ രാജസ്വഭാവത്തിലേക്ക് വിക്ഷേപത്തിനും കഴിയത്തില്ല. അതിന്റെ സാത്വികമായ ഭാവത്തിൽ മനസ്സും ഏകാഗ്രപ്പെടും. അതാണ് അതിന്റെ ശാസ്ത്രം പറയുന്നത്. അചലം സ്ഥിര സ്ഥിരോഭൂത്വ വീണ്ടും പറയുന്നു. ആ സ്ഥിരത അത് പ്രധാനമാണ്, ശരീരത്തിന്റെ സ്ഥിരത. അല്ലാതെ ധ്യാനിക്കുന്നത് കൈയും കാലും ചലിപ്പിച്ചുകൊണ്ട് അല്ല ധ്യാനിക്കുന്നത്, ശരീരം ചെറിഞ്ഞുകൊണ്ടോ ഈച്ച അടിച്ചുകൊണ്ടോ ഒന്നും ധ്യാനിക്കാൻ ഒക്കത്തില്ല. കണ്ണും ചലിക്കാൻ പാടില്ല. സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ സമ്യക് പ്രേക്ഷണം ദർശനം കൃത്വ ഇവേദി വശബ്ദോ ലുപ്തോ ദ്രഷ്ടവ്യ. യോഗിയുടെ എല്ലാ ശരീരഭാഗങ്ങളും നമുക്ക് നിശ്ചലമാക്കാം. നമുക്ക് കൈയും കാലുമൊക്കെ നിശ്ചലമാക്കാൻ എളുപ്പമാണ്. പക്ഷേ നമുക്ക് നിശ്ചലമാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് കൺപോളകൾ. ഉണർന്നിരിക്കുമ്പോൾ കൺപോളയെ നിശ്ചലമാക്കാൻ പ്രയാസമാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ചലനത്തെ കൂടി നിരോധിക്കുന്നതാണ് ഇവിടെ പറയുന്ന സ്വം നാസികാഗ്രം സംപ്രേക്ഷ്യ. നാസികാഗ്രത്തിൽ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺപോളകളുടെയും കൃഷ്ണമണിയുടെയും നിശ്ചലമായ അവസ്ഥയാണ്, ശാരീരികമായി ആ നിശ്ചലതയാണ്. കാരണം അത് രണ്ടുമാണ് നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത്, നമ്മുടെ ശരീര അവയവങ്ങളിൽ, ബാഹ്യമായ അവയവങ്ങൾ. ഉള്ളിവിടെ വിഷയമല്ല, ബാഹ്യമായ ശരീര അവയവങ്ങളിൽ നമുക്ക് നിശ്ചലപ്പെടുത്താൻ ഏറ്റവും പ്രയാസമാണ്. ആണ് രണ്ടെണ്ണം, നമ്മുടെ കൃഷ്ണമണിയും കൺപോളകളും. ഇത് നിശ്ചലമാകുന്നത് ഒരു സമയത്തേ ഉള്ളൂ, നല്ല ഉറക്കത്തിൽ, ഗാഠസുഷുപ്തിയിൽ. നമ്മുടെ കണ്ണ് ഗോളകം അത് നിശ്ചലമായിരിക്കും. മനസ്സ് ചലിക്കാത്തപ്പോൾ അതിലെ മൂർച്ച ബോധക്കേടൊക്കെ വരുന്നവരുടെ കണ്ണും ചലിക്കത്തില്ല. സ്വപ്നം കാണുന്നവരുടെ കണ്ണ് ചലിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കൺപോളകളും അവിടെ നിശ്ചലമായിരിക്കും. അതിനുവേണ്ടി പറയുന്നു നാസികാഗ്രം മൂക്കിന്റെ മൂക്കിലേക്ക് ദൃഷ്ടി ഉറപ്പിക്കാൻ പറഞ്ഞു. മൂക്കിന്റെ അറ്റത്തെ മൂക്കിന് തുമ്പിലേക്ക് നാസികാഗ്രം. അത് പറയുന്നു ഭാഷകാരൻ, മൂക്കിന്റെ തുമ്പിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ പറയുമ്പോൾ മൂക്കിനെ നോക്കിയിരിക്കാനല്ല ഇവിടെ പറയുന്നത്. യുവശബ്ദം, അവിടെ ഒരു യുവശബ്ദം കൂടെ നമ്മൾ ചേർത്തോളൂ. നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾ മൂക്കിന്റെ തുമ്പിൽ നോക്കിയിരിക്കുന്നത് പോലെ കാഴ്ചക്കാർക്ക് തോന്നും. അയാളുടെ ഉദ്ദേശം മൂക്കിന്റെ തുമ്പിൽ ദൃഷ്ടി ഉറപ്പിക്കുക എന്നുള്ളതല്ല. അയാൾ അതുകൊണ്ട് സാധിക്കുന്ന എന്താണ്? ഈ കണ്ണിന്റെയും കൺപോളകളുടെയും നിശ്ചലതയാണ് അതിന് സാധിക്കുന്നത്. അതിന്റെയും ചലനത്തെ നിരോധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു നാസികാഗ്രഹം സംഭവിക്കുക. സമ്യക് പ്രേക്ഷണം ദർശനം ചക്ഷുഷോഹോ കൃത്വ ഇവ ഇത്യർത്ഥ. അങ്ങനെ നോക്കുന്നത് പോലെ ഇവ ശബ്ദവും ലുപ്തവും ദൃഷ്ടമ്യ. ഇവിടെ ഒരു ഇവ ശബ്ദം ലോപിച്ചതായി കണക്കാക്കണം. എന്നുവെച്ചാൽ ധ്യാനിക്കുമ്പോൾ മൂക്കി നോക്കിയിരിക്കരുത്. എന്നാൽ കാണുന്നവർക്ക് തോന്നണം മൂക്കിൽ നോക്കണം. കാരണം എന്തുകൊണ്ട്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കൺപോളകൾ ചലിച്ച് കണ്ണിന്റെ കൃഷ്ണമണി ചലിച്ച് ബാഹ്യ വിഷയങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കരുത് എന്നർത്ഥം. എന്നാൽ കണ്ണ് മുറുകെ അടച്ചിരുന്നാലോ? കണ്ണ് മുറുകെ അടച്ചിരുന്നാൽ ചിലപ്പോൾ ഉറക്കത്തിലേക്ക് പോകാം. അതൊഴിവാക്കിയും വേണം. എളുപ്പത്തിൽ ഉറക്കത്തിലേക്ക് പോകുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്താണ്, കണ്ണടച്ചിരിക്കാൻ പറഞ്ഞില്ല. കണ്ണടച്ചിരുന്നാലും മതി, പക്ഷേ കണ്ണടച്ചിരുന്നാൽ ഉറക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ണ് തുറന്നിരുന്നാൽ മുമ്പേ ഉള്ളതെല്ലാം കണ്ടും പോകും. കാരണം കണ്ണിന്റെ മുമ്പിൽ ഒരു വിഷയം വന്ന് പെട്ടുകഴിഞ്ഞാൽ കാണാതിരിക്കാൻ ഒക്കത്തില്ല. ഇതിന് രണ്ടിനും മധ്യമുള്ള ഒരവസ്ഥ പറഞ്ഞു. ദൂരേക്ക് ദൃഷ്ടി പോകാതെ മൂക്കിന്റെ തുമ്പിൽ വര ദൃഷ്ടി പോകത്തക്ക രീതിയിൽ അതിനപ്പുറം പോകരുത്. എന്നാൽ അവിടെ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യരുത്, മൂക്കിനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യരുത്, ഒന്നും കാണരുത് കണ്ണുകൊണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ ശാംഭവി മുദ്ര എന്നൊക്കെ പടയോഗത്തിനും മറ്റും പറയും. വേറെ തരത്തിന് കണ്ണ് തുറന്നിരിക്കുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല. കണ്ണ് തുറന്നിരുന്നിട്ട് കണ്ണിനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അതൊക്കെ യോഗശാസ്ത്രങ്ങളിൽ പറയും. കണ്ണ് തുറന്നിരിക്കുക അങ്ങനെയുണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കണ്ണ് തുറന്നിരുന്നാലും മുമ്പിൽ ആരെങ്കിലും വന്ന അറിയത്തില്ല പോലെ. കണ്ണിനെ എതിർത്ത് കാണാൻ കഴിവില്ലെങ്കിലും കണ്ണുകൊണ്ട് കണ്ണിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുക, ഒരഭ്യാസമായിട്ട് ശാംഭവി മുദ്ര എന്നും മറ്റും പറയും യോഗശാസ്ത്രത്തിൽ പറയും. അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന കണ്ണിന് പുറത്തേക്ക് പായുന്ന ആ കാഴ്ച അതിനാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. ആ ദൃഷ്ടി സൂര്യന് വരെ പോവും, ആകാശത്ത് പോവും. അതിനെ ദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിന്നിലേക്ക് കൊണ്ടുവരിക, സൂര്യനെ നോക്കുക, അടുത്തുള്ള വസ്തുക്കളെ നോക്കുക, മുമ്പിലിരിക്കുന്ന ആളെ നോക്കുക, മുമ്പിലിരിക്കുന്ന വസ്തുക്കളെ നോക്കുക. അങ്ങനെ നോക്കി നോക്കി നോക്കി കൃഷ്ണമണിക്ക് മുമ്പിൽ ഏറ്റവും അടുത്ത് ഉള്ള ശൂന്യമായ ആകാശത്തെ മാത്രം നോക്കുക, അതൊരഭ്യാസമാണ്. അതിന് ശാംഭവി ദൃഷ്ടി എന്ന് പറയും. മുമ്പിലൊരു വസ്തു ഉണ്ടെങ്കിലും കണ്ണും മനസ്സും കൂടെ ചേരുമ്പോഴേ അതിനെ ഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ സൂര്യനിൽ നിന്ന് പിന്നിലേക്ക് ദൃഷ്ടിയെ ചുരുക്കി ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നു, മുമ്പിലിരിക്കുന്ന വസ്തു വ്യക്തി അതിനെയും കണ്ടിട്ട് തുറന്നിരിക്കുന്ന കൃഷ്ണമണിയുടെ തൊട്ടുമുമ്പിൽ എത്രമാത്രം അടുത്താകാമോ അത്രയും ഭാഗത്തുള്ള ശൂന്യമായ ആകാശത്തിൽ ഇതിന്റെ ആ വെളിച്ചത്തെ മാത്രം കാണും. അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഇരുന്നു കഴിഞ്ഞാലും അയാളുടെ കണ്ണ് നിശ്ചലമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളിനും അതൊരു സാധന എന്നുള്ളതിനൊക്കെയാണ് കണ്ണിന്റെ തൊട്ടുമുമ്പിലുള്ള ദൃഷ്ടിയെ, കണ്ണിന്റെ തന്നെ ദൃഷ്ടി എന്നാ പറയും. അവിടെ കണ്ണ് കാണുന്നത് കണ്ണിനെ തന്നെയാണ് വെളിച്ചമായി. ആ വെളിച്ചത്തെ മാത്രം കാണുക. അവിടെ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുന്നു. അത് വെളിച്ചത്തിലിരുന്ന് ധ്യാനിക്കുന്നതാണ്, ഇരുട്ടിലിരുന്ന് ധ്യാനിക്കുന്നതല്ല. അങ്ങനെ ഒരു അഭ്യാസത്തെ കുറിച്ചും പറയുന്നുണ്ട് ഹഠയോഗത്തിൽ. കണ്ണ് ചുരുക്കി കാണുക എന്ന് പറയും. ഇതെല്ലാം അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? അപ്പോ ബാക്കിയുള്ള ശരീരഭാഗങ്ങളെല്ലാം നിശ്ചലമായി കേവലം കണ്ണുകൂടി നിശ്ചലമായിരിക്കുന്ന അവസ്ഥ. പിന്നെ വേറെ പറയും, കണ്ണിന്റെ മുമ്പിൽ ശൂന്യത്തെ ഭാവന ഏതാണ് നോക്കിയിരിക്കുക. അങ്ങനെ പറയും. മുമ്പിലിരിക്കുന്ന നാമരൂപങ്ങളെ മനസ്സുകൊണ്ട് തിരസ്കരിച്ചിട്ട്, മനസ്സുകൊണ്ട് കണ്ണിന്റെ മുമ്പിൽ ഒരു ശൂന്യതയെ ഭാവന ചെയ്ത് ആ ശൂന്യതയിലേക്ക് കണ്ണുകെട്ടിരിക്കുക, അവിടെയും കണ്ണിന്റെ നിശ്ചലതയെ ഉദ്ദേശിക്കുക. ഇതെല്ലാം അതുപോലെ ഇവിടെ പറയുന്നത് എന്താണ്? നാസികാഗ്രഹത്തിൽ നോക്കുന്നത് പോലെ, നാസികാഗ്രഹം എന്ന് പറയുമ്പോൾ കണ്ണിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതും മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം കണ്ണിനെ പിന്തിരിപ്പിക്കുന്നതുമായ ഒരു ഭാഗമാണ്. അങ്ങനെ മനസ്സിനെ നിർത്തി, കണ്ണിനെ നിർത്തി, നഹി സ്വനാസികാഗ്രഹ സംപ്രേഷണം ഇഹ വിദിച്ഛിതം, സ്വന്തം മൂക്കിന്റെ തുമ്പിൽ നോക്കുക എന്നുള്ളവിടെ നമ്മളോട് നിർദ്ദേശിക്കുകയല്ല. അതാണ് സ്വനാസികാഗ്ര സംപ്രേക്ഷണം ഇഹ വിധിച്ഛിതം. അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നും മൂക്കിന്റെ തുമ്പിൽ നോക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. കിം ദർഹി ചക്ഷുഷോഹോ ദൃഷ്ടി സന്നിപാത, ആ ദൃഷ്ടിയുടെ സന്നിപാതം എന്ന് വെച്ചാൽ ദൃഷ്ടി അടുത്തിരിക്കുക, അതാണ് ഹഠയോഗത്തിനും മറ്റും പറയുന്നു. അത് തന്നെ ദൃഷ്ടി എന്ന് പറയുന്നത് കണ്ണിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചശക്തി, അതിന്റെ സന്നിപാതം, അതിനേറ്റവും അടുത്ത് വയ്ക്കുക. അത് ദൂരോട്ട് പോയി മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കാതിരിക്കുക. അതുപോലെ തരത്തിൽ ആ ചക്ഷുരേന്ദ്രിയത്തിന്റെ ഒരു ജാഗ്രതയാണ്, ഒരു ധാരണയാണ്. എങ്ങനെയാണ് ശരീരത്തിന്റെ ധാരണ എന്ന് പറയുന്നത്? അതുപോലെ ചക്ഷുരേന്ദ്രിയത്തിന്റെ ഒരു ധാരണയാണ്. അതുകൊണ്ട് അത്ര യോഗികൾ കണ്ണ് തുറന്നിരുന്ന് ധ്യാനിക്കും. കണ്ണ് തുറന്നിരുന്ന് ധ്യാനിച്ചാലും മുമ്പിൽ വരുന്നവർ കാണത്തില്ല. സജ അന്തക്കരണ സമാധാന അപേക്ഷ ഉപേക്ഷിത, അതെന്തിനങ്ങനെ പറയുന്നു? അതും അന്തക്കരണ മനസ്സിന്റെ സമാധാന ഏകാഗ്രതയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. കണ്ണിനെ കണ്ണിൽ തന്നെ നിർത്തുക, കണ്ണിനെ അല്ലെങ്കിൽ കണ്ണിന്റെ മുമ്പിൽ തന്നെ നിർത്തുക, അതിന് മുമ്പിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. അവിടെ കണ്ണ് നിശ്ചലമായി കണ്ണിനെ തന്നെ നോക്കിയിരിക്കുന്നു, മറ്റൊന്നും നോക്കാതിരിക്കുന്നു. പറയുന്നു അന്തക്കരണ സമാധാന അപേക്ഷ, അന്തക്കരണ സമാധാനത്തിന്, മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് അത് ആവശ്യമാണ്. സ്വനാസികാഗ്ര സംപ്രേക്ഷണമേ ചേത് വിവക്ഷിതം മനഃ തത്രൈവ സമാധീയേത. പറയുന്നു നാസികാഗ്ര സംപ്രേക്ഷണമാണ് ഇവിടെ വിധിച്ചിരിക്കുകയാണെങ്കിൽ എന്തു പറ്റും? മനസ്സ് അവിടെ ഏകാഗ്രപ്പെടും. ധ്യാനം മൂക്കിനെ ആകരുത് എന്നാണ് പറഞ്ഞു വരുന്നത്, അത് പാടില്ല. നാത്മനി, ഇവിടെ വാസ്തവത്തിൽ എന്ത് വേണം? ആത്യന്തികമായി പറഞ്ഞല്ലോ, മനസ്സിനെ യോഗി ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ നിർത്തണം. അത് അവസാനം പറയുന്നതാണ് ആത്മസമസ്തം മനഃകൃത്വ, മനസ്സ് ആത്മസമസ്തമാവണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് മൂക്കിൽ നോക്കിയിരുന്നു മൂക്കിനെ ധ്യാനിക്കുന്നതാകരുത് ധ്യാനം. നേരത്തെ പറഞ്ഞു എന്താണോ, ബ്രോർ മധ്യേ പ്രാണമാവീശ്യ സമയം, അവിടെ പറയുന്ന ഇതുമായിട്ടും വ്യത്യാസമുണ്ട്. നേരത്തെ പറയും ധ്യാനയോഗം തുടങ്ങി ആ ധ്യാനയോഗത്തിന്റെ തുടർച്ചയാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത്. ധ്യാനം എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ശരിയാണെങ്കിലും ധ്യാനയോഗമാണ് ഇവിടെ തുടർന്ന് ചർച്ച ചെയ്യുന്നതിന് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പറഞ്ഞത് പ്രാണധാരണത്തെ കുറിച്ചാണ്, കാരണം ഇവിടെ ഇപ്പൊ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു, പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, ദാനയജ്ഞം, പലതരത്തിൽ. അതുപോലെ ഇവിടെ ഇപ്പൊ പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ധ്യാനത്തെ കുറിച്ചാണ്. മുമ്പ് പറഞ്ഞത് ബ്രഹ്മമന്ദ്യത്തിൽ പ്രാണനെ ഏകാഗ്രപ്പെടുത്തുന്ന മറ്റൊരു ധ്യാനക്രമത്തെ കുറിച്ച് അവിടെ പറഞ്ഞു, രണ്ടും ഒന്നല്ല. അവിടെ പറഞ്ഞത് പ്രാണനെ സ്വാധീനിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു യോഗ മാർഗത്തെയാണ് മുമ്പ് അഞ്ചാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, നേരിട്ട് മനസ്സിനെ പരമാത്മാവിനും ആത്മാവിനും ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. രണ്ടും തമ്മിൽ രണ്ട് തരത്തിലുള്ള ധ്യാന ക്രമങ്ങളാണ്, രണ്ടും ഒന്നല്ല. ആത്മനഹി മനസ്സിന് സമാധാനം ഭക്ഷ്യതി. ഇനി അടുത്ത് പറയും. ഇതൊക്കെ അതിന്റെ തയ്യാറെടുപ്പുകളാണ്. ആത്മനഹി മനസ്സിൽ സമാധാനം ഭക്ഷ്യതി. മനസ്സിനെ എവിടെ ഏകാഗ്രപ്പെടുത്തണം? അത് ആത്മാവിലാണെന്ന് പറയും. എങ്ങനെ? ആത്മസംസ്ഥം മനക്കൃത്വ. എന്നുവെച്ചാൽ ഇവിടെ തന്നിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന കാര്യമാണ് പറയുന്നത്. ആത്മധ്യാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ യോഗി താൻ കൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഒരു ബിംബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രത്തിലോ അങ്ങനെ എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന കാര്യത്തിലല്ല പറയുന്നത്. മറിച്ച് ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ മറ്റ് രൂപങ്ങളിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതും ആത്മാവിന് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതും, അതായത് ആത്മസംസ്ഥം മനക്കൃത്വം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം എന്താണ്? പ്രധാനമായ വ്യത്യാസം, കുരങ്ങിനെ ധ്യാനിക്കാൻ പറഞ്ഞാൽ മനസ്സാദ്യം ഒരു കുരങ്ങിനെ സൃഷ്ടിക്കണം, എന്നിട്ടേ ധ്യാനിക്കാൻ പറ്റൂ. ശിവനെ വിഷ്ണുവിനെയൊക്കെ ധ്യാനിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മനസ്സിനവിടെ രണ്ട് ജോലി ചെയ്യേണ്ടി വരും. ഒന്ന്, ആദ്യം മനസ്സ് ശിവനെ സൃഷ്ടിക്കണം, മനസ്സ് വിഷ്ണുവിനെ സൃഷ്ടിക്കണം. എന്തിനെ ധ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ശരി, തനിക്ക് അന്യമായിട്ടുള്ള ഏതിനെ ധ്യാനിക്കാൻ പറഞ്ഞാലും മനസ്സ് ആദ്യം ധ്യേയമായ വിഷയത്തെ സങ്കല്പിച്ചിട്ട് അതിനെ ധ്യാനിക്കണം. മനസ്സവിടെ രണ്ട് ഭാഗമായിട്ടുണ്ട്. ഒന്ന്, ധ്യേയരൂപത്തിലും വിഷയരൂപത്തിലും അതേ മനസ്സ് തന്നെ മാറി നിന്ന് ധ്യാനരൂപത്തിലും നിൽക്കുന്നു. വിഷയത്തോട് മനസ്സ് സ്വയം തന്നെ സൃഷ്ടിച്ച വിഷയത്തോട് മനസ്സ് ബന്ധപ്പെടുന്നതാണ് അവിടെ ധ്യാനം എന്ന് പറയുന്നത്. പക്ഷെ ആത്മധ്യാനം എന്ന് പറയുമ്പോൾ അവിടെ ജോലി കുറയുന്നു. എന്തുകൊണ്ട്? അവിടെ മനസ്സിന് ഒരു വിഷയത്തെ സൃഷ്ടിച്ചിട്ട് പിന്നെ അതിന് ധ്യാനിക്കണ്ട. എന്തുകൊണ്ട്? അവിടെ മനസ്സ് ശരിക്കും ധ്യാനിക്കുന്ന അതിനെ തന്നെയാണ്. മനസ്സ് സ്വയം ബോധരൂപത്തിലിരിക്കുന്നു, പ്രകാശരൂപത്തിലിരിക്കുന്നു, ജ്ഞാനരൂപത്തിലിരിക്കുന്നു. മനസ്സ് സ്വയം ഉണ്മ രൂപത്തിലിരിക്കുന്നു, ഉണ്മയുടെ രൂപത്തിലിരിക്കുന്നു. അതിനെയാണ് താൻ ജ്ഞാനം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു സദാ. അതിനെ ധ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിനവിടെ ധ്യേയമായ വിഷയത്തെ സൃഷ്ടിക്കേണ്ടി വരുന്നില്ല. മനസ്സ് വാസ്തവത്തിൽ എന്താണോ അതായി തന്നെ ഇരിക്കുന്നു. ആണ് ആത്മധ്യാനം. അവിടെ മനസ്സിൽ നിന്ന് മറ്റ് വിഷയങ്ങൾ ഒഴിഞ്ഞുപോയി മനസ്സ് അങ്ങേറ്റം പറയാമെന്നുള്ളത് എന്താണ്? മനസ്സ് തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു. തന്നെ മനസ്സ് സൃഷ്ടിച്ചതല്ല, മനസ്സിനെ സൃഷ്ടിക്കാൻ പറ്റിയതുമല്ല. അത് വിഷ്ണുവിനെ ശിവനെ പോലെ മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നല്ല താൻ. അത് മനസ്സിന്റെ തന്നെ സ്വരൂപമാണ്. മനസ്സിന്റെ വാസ്തവ സ്വരൂപത്തെയാണ് ആത്മാവെന്ന് പറയുന്നു. കൊണ്ട് അവിടെ മനസ്സിന് കൽപ്പനയുടെ ആവശ്യമില്ല. മറിച്ച് എല്ലാ കൽപ്പനകളെയും തന്റെ സഹജമായ ഭാവം കൊണ്ട് മനസ്സ് വെടിയുന്നു. കൽപ്പനകളെ വെടിയുന്നതിന് വേണ്ടി മനസ്സിന് പ്രത്യേകിച്ച് ഒരു പരിശ്രമത്തിന്റെ ആവശ്യം വരുന്നില്ല. ആത്മസംസ്ഥത മനസ്സിന്റെ, മനസ്സ് മനസ്സിൽ തന്നെ ഇരിക്കുന്നു. അഹംഗ്രഹ ധ്യാനം, അഹംഗ്രഹ ഉപാസന, എന്നിട്ട് അതിനെ വേറെ രീതിയിലും പറയും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആത്മസംസ്ഥം മനക്കൃത്വ ഇതി? മനസ്സവിടെയാണ് നിൽക്കുന്നത്, മൂക്കിന്റെ മുമ്പിലല്ല, മനസ്സ് സൃഷ്ടിക്കുന്ന വിഷയങ്ങളിലല്ല. കേട്ടില്ല. ആ മനസ്സിന് കണ്ടോ, ധ്യാനിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ധ്യാനത്തിന് തകരാറെന്ന് പറയുന്നത്. ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കും. മനസ്സ് വൃത്തിയാണോ, പാറയാണോ, കല്ലാണോ, മരമാണോ, ആത്മാവാണോ എന്നൊക്കെ ചിന്തിക്കും. ഇവിടെ തന്നെയാണ് പിടിക്കേണ്ടത്. അതൊക്കെ വേറെ സമയത്ത് ചിന്തിക്കണം. മനസ്സെന്താണ്, കല്ലാണോ, മരമാണോ എന്നൊക്കെ അത് പിന്നെ ചിന്തിക്കും. ഇന്നതാണ് ധ്യാനം എന്ന് പറയുമ്പോൾ പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ പോകരുത് അവിടെ. അപ്പോൾ ധ്യാനം മാത്രമായിരിക്കുക. അവിടെ യുക്തിയും തർക്കവും ചിന്തയും ഒന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ധ്യാനം ശരിയാവും. ഇതാണ് നമ്മൾ ധ്യാനിച്ചാൽ ശരിയാവാത്തത്. ആത്മധ്യാനം എന്ന് പറയുമ്പോൾ അവിടെ ആത്മധ്യാനമല്ലാതെ രണ്ടാമതൊരു ചിന്ത വരരുത്. അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് നമുക്ക് വേണമെങ്കിൽ ധ്യാനത്തെക്കുറിച്ച് പഠിക്കാം. പക്ഷെ ധ്യാനിക്കുന്ന സമയം ഒഴികെ, ധ്യാനിക്കുന്ന സമയവും ധ്യാനത്തെക്കുറിച്ച് പഠിക്കുന്നു, അതാ നമ്മുടെ കുഴപ്പം. അതിന് പ്രത്യേക സമയം കണ്ടെത്തണം. ധ്യാനത്തിലാണെങ്കിൽ പിന്നെ എങ്ങനെ ചോദ്യം വരും? അപ്പൊ നമ്മള് പറഞ്ഞതിന്റെ യുക്തിയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. എന്താണോ പറയുന്നത് നമ്മളവിടെ എത്തിച്ചേരുക, അതാണ് അതാണ് വേണ്ടത്. അത്തരം ചിന്തകൾക്കൊന്നും പ്രസക്തിയില്ല. മനസ്സിനെ കുറിച്ചൊക്കെ എന്ത് വേണോ ചിന്തിക്കാം, അത് വേറെ കാര്യം. അതൊക്കെ ബാലപാഠങ്ങളാണ്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതിന് പ്രസക്തിയില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്ന എന്താണ്? ആത്മസംസ്ഥം മനക്കൃത്വം എന്ന് പറഞ്ഞു ഭഗവാൻ തന്നെ. അതെന്താണ് ആത്മസംസ്ഥത എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിച്ചെത്തിച്ചേരേണ്ട അല്ല, അവിടെ നിന്നുകൊണ്ട് പിന്നെ നമ്മൾ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. അത് പരിണാമമാണോ, പരിണമിക്കാത്തതാണോ, മനസ്സ് ആത്മാവാണോ, ദൈവമാണോ, മനസ്സ് ജഡമാണോ, ചൈതന്യമാണോ, ഇത്തരം ചിന്തകൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. അത്തരം ചിന്തകൾ വിട്ട് ആത്മസംസ്ഥതയിലേക്ക് ആയിത്തീരുക, അതാണ് അതാണ് ധ്യാനം. മനസ്സങ്ങനെ വരുന്നില്ലെങ്കിൽ അങ്ങനെ ആകാൻ വേണ്ടി ശ്രമിക്കുക, അതേ ഉള്ളൂ. ആ ശ്രമത്തിൽ പഠനം വരരുത്, വിശകലനങ്ങൾ വരരുത്, വിമർശനം വരരുത്. ഇതൊരു ഒഴുക്കിൽപ്പെടുന്നത് പോലെയാണ്, നീന്തുന്നത് പോലെയല്ല. ഒഴുക്കിൽപ്പെട്ട് അതിനനുസരിച്ച് പോവുക, അതാണ്. ഈ ഒഴുക്കിൽപ്പെട്ട് പോകുന്നതിനൊരു സുഖമുണ്ട്, ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വാസസംസ്ഥം മനത്തിരുത്തുക ഇതി എന്ന് ഭഗവൻ പറയും. അതിൽ പിന്നെ നമ്മൾ വികല്പങ്ങൾ സൃഷ്ടിക്കരുത്. തസ്മാത് യുവശബ്ദരൂപേണ അഷ്ണോഹോ ദൃഷ്ടിസന്നിപാതയവ സംരക്ഷിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൃഷ്ടിസന്നിപാതമാണ്. ദൃഷ്ടി ചലിച്ചു പോകരുത്, ചലിച്ച് ബഹിർമുഖമായി വിഷയങ്ങളിലേക്ക് പോകരുത്, അത്ര ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ മൂക്കിൽ നോക്കിയിരിക്കുക എന്നുള്ളതല്ല പറഞ്ഞത്. ദൃഷ്ടി എന്ന് പറയുന്നത് കണ്ണിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന രശ്മികളാണ്. അത് പുറത്തേക്ക് പോയി വിഷയങ്ങളുമായി കെട്ടുപണയരുത്. അതവിടെ ഉദ്ദേശിക്കുന്നു. ഏറ്റവും നിയന്ത്രിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. എന്നാൽ അതിനെ ബന്ധിച്ചിരുന്ന് കണ്ണടച്ചിരുന്ന് പെട്ടെന്ന് സുഷുപ്തിയിലേക്ക് പോവുകയും ചെയ്യും. അത് മാത്രമല്ല, കണ്ണടച്ചിരുന്നാൽ സുഷുപ്തി പോകുമെന്ന് മാത്രമല്ല, കണ്ണടച്ചിരുന്നാലും കണ്ണ് ചലിക്കും. കണ്ണിന്റെ കൃഷ്ണമണി ചലിച്ചുകൊണ്ടിരിക്കും. കണ്ണടച്ചെന്ന് വിചാരിച്ച് ഉള്ളിലെ ചലനത്തെ നമുക്ക് നിരോധിക്കാൻ പറ്റില്ല. നമ്മൾ കണ്ണടച്ചിട്ട് ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ, കണ്ണടച്ച് ചിന്തിച്ചാലും നമ്മുടെ ഉള്ളിൽ കൃഷ്ണമണി കറങ്ങിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നിശ്ചലമാകത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ദൃഷ്ടി നിശ്ചലമാകുകയാണ്. അത്രമാത്രം ശാരീരികമായ ധാരണ പൂർണ്ണമാകുന്നു. അതുകൊണ്ട് കേവലം കണ്ണടയ്ക്കുന്നതുകൊണ്ട് അത് സാധ്യമാകത്തില്ല. എല്ലാവരും ഇവിടെ പറയുന്ന ഒരു അഭ്യാസം സ്വയം ചെയ്തു നോക്കുക. സമയം ഉണ്ടെങ്കിലും അതില്ലെങ്കിൽ വേണ്ട. ദിശശ്ശാനവലോകയൻ പറയുന്നു, അവിടെ ദിക്കുകളുടെ അവലോകനമില്ല, ഒന്നും തന്നെ കാണുന്നില്ല എന്നർത്ഥം. കണ്ണ് തുറന്നിരുന്നിട്ടും കാണാതെ, എന്നാൽ കണ്ണ് പൂർണ്ണമായും തുറന്നു വച്ചിട്ടുമില്ല, കണ്ണടച്ചിട്ടുമില്ല. ദിശാഞ്ച അവലോകനം അന്തര അകുറുവൻ, ദിക്കുകളൊന്നും നോക്കാതെ. ധ്യാനിക്കുമ്പോ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നും കണ്ണും വ്യതിചലിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ധ്യാനത്തിനിടയ്ക്ക് ഒരേ രീതിയിൽ തന്നെ ഇരിക്കുക. പൊതുവെ ലളിതമായ ഒരു മാർഗമാണ്. കാരണം ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിൽ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടില്ല. ധ്യാനത്തിന് സമയം പോയറിഞ്ഞു. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടില്ല. മറ്റു വ്യാഖ്യാതാക്കളെല്ലാം യോഗസൂത്രങ്ങൾ ധാരാളം എടുത്ത് ധാരാളമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള യോഗത്തിന്റെ പദ്ധതികളെ കുറിച്ചും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവിടെ അതെല്ലാം വളരെ ക്ലിഷ്ടമാണ്. പലതരത്തിലുള്ള സമാധി പരിശീലനങ്ങളെ കുറിച്ചും മറ്റും അതൊന്നും ക്ഷിപ്രസാധ്യമായ കാര്യങ്ങളല്ല. പക്ഷെ ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത് പൊതുവെ ലളിതമായ ഒരു രീതിയാണ്. സമം കായ ശിരോഗ്രീവം ധരയന്ന ജലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരി വൃതേ സ്ഥിതഃ മനസ്സംയമ്യമചിത്തോ വിത്ത ആസീതമത്പരഃ യുജ്ജന്നേവം സദാത്മാനം യോഗീ നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മസ്സംസ്ഥാമധിഗച്ഛതി. ശാന്തി ശാന്തി ശാന്തി.